ചതുർത്ഥാധ്യായം തൃതീയ ബ്രാഹ്മണ സപ്തമ മന്ത്രം ഭാഷ്യം. കഥമാത്മീതി യൂയം വിജ്ഞാനമയ പ്രാണേഷ ഹൃദ്യ അന്തർജ്യോതി. വിജ്ഞാനമയൻ അത് വിശദീകരിച്ച് പ്രാണേഷ എന്തുകൊണ്ട് പ്രാണേശെന്ന് പറഞ്ഞു പ്രാണന്മാരിൽ നിന്ന് വ്യതിരിക്തനാണ് ഹൃദയ അന്തർജ്യോതി. അന്തർജ്യോതിഷാണ് അതിനോട് വിശദീകരിക്കുന്നു. കാരണം തർഹി ബുദ്ധ്യാദേ ആത്മീയ അത്ര പ്രസജ്ജരേ കാര്യസ്യ ആന്തരികോദൃഷ്ടം സർവത്രൈവിധ കാരണം. ബുദ്ധ്യാദികൾക്ക് കാരണം ആത്മാവാണെന്ന് പറഞ്ഞു. സൃഷ്ട തദ്ദേവാനുപ്രാവശ്യം സൃഷ്ടിച്ചിട്ട് അതിലനുപ്രവേശം ചെയ്തു. ബുദ്ധിയും മറ്റും സൃഷ്ടിച്ചിരിക്കുന്ന ആത്മാവാണ് അത് സർവത്ര പറയുന്നതാണ്. കേവലമായ ശുദ്ധമായ നിർഗുണമായിരിക്കുന്ന ആ സ്വരൂപത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല. അനുപ്രവേശം ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ അങ്ങനെയല്ല, അതിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു. ജീവഭാവത്തിൽ വന്നിരിക്കുന്നു. എന്തുകൊണ്ട് സംഭവിച്ചു പറയുന്നു? അത് സൃഷ്ടിച്ചിട്ട് അനുപ്രവേശം ചെയ്തു. എന്തിനാ ബുദ്ധിയാദികൾ അങ്ങനെ വരുമ്പോ? കാരണം ബ്രഹി ബുദ്ധിയാദിരാത്മ, ബുദ്ധിയാദികളുടെ കാരണം ആത്മാവാണെന്ന് വന്നു കഴിഞ്ഞാൽ കാര്യസ്യ അന്തരിതോ ദുഷ്ടം സർവത്ര വെച്ച കാരണം. അപ്പൊ ഈ കാര്യവും കാരണവും തമ്മിലൊരു ബന്ധമുണ്ട്. അങ്ങനെയാണ് സാധാരണ കാണുന്നു. മണ്ണിൽ നിന്നുണ്ടാകുന്ന പാത്രം, ഇതെല്ലാം മണ്ണിന്റെ സ്വഭാവമാണ്, മൃന്മയമാണ്. അതുപോലെ ആത്മാവാണ് സൃഷ്ടിച്ചതെങ്കിൽ സൃഷ്ടി ഇവിടെ അനുഭവപ്പെടുന്നത് ജഡരൂപത്തിലാണ്. ബുദ്ധ്യാദികൾ അത് സ്വയം പ്രകാശിക്കുന്നതല്ല, അതിൽ ചൈതന്യ ഛായയുണ്ട്. എന്നിരിക്കുന്നു അത് സ്വയം അറിവല്ല, അതിന് ചൈതന്യ ബന്ധമുണ്ട്. സ്വയം അത് ചൈതന്യമല്ല, അത് ജഡമാണ്. അതുകൊണ്ടാണ് അതിന് ചൈതന്യ ബന്ധം വന്നത്. സ്വയം ചൈതന്യമാണെങ്കിൽ പിന്നെ ചൈതന്യ ബന്ധം അതി വരണ്ട. അങ്ങനെയല്ല, ബുദ്ധിയാദി പദാർത്ഥങ്ങൾക്ക് ചൈതന്യ സമ്പർക്കം വന്നിരിക്കുന്നു. ഇപ്പോൾ ബുദ്ധിയാദി പദാർത്ഥങ്ങൾ ജഡമാണ്. ഇപ്പൊ കാര്യം ജഡമാണെങ്കിൽ അതിനെ സൃഷ്ടിച്ച കാരണവും ജഡമായിരിക്കണം. എന്തുകൊണ്ട്? കാര്യ അന്തര്യത്വത്തിഷ്ടം, കാര്യകാരണങ്ങൾക്കൊരു ബന്ധമുണ്ട്. കാര്യത്തിന്റെ വ്യാപകമായ ധർമ്മമായിരിക്കും കാരണം. കാര്യം എന്തോ അത് തന്നെ കാരണം, പാത്രം എന്തോ അത് തന്നെ മൃത്ത്. ഇങ്ങനെ വരുമ്പോൾ ബുദ്ധിയാദി ജഡപദാർത്ഥങ്ങളെ സൃഷ്ടിച്ച ആത്മാ അതും ജഡമായിരിക്കണം. ഇതൊരു യുക്തിയാണ്, ഇവിടെ അങ്ങനെ സ്വീകരിക്കുന്നില്ല. അദ്വൈതികൾ സ്വീകരിക്കുന്നില്ല. പക്ഷെ ജാഢ്യം ചാത്മന ഇച്ഛന്തി കണഭക്തജീവിന തേഷാം വിപ്രതിഷേധാർത്ഥം ജ്യോതിരിത്യതീയത. ഇവിടെ ജ്യോതി എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കും, ജ്യോതി പ്രകാശസ്വരൂപം, സ്വയം പ്രകാശിക്കുന്നതാണ്, സ്വയം അറിവായി നിൽക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അത് ജഡമല്ല. ഇപ്പോൾ മറ്റു ചിലർ കണാദനും മറ്റും ന്യായ വൈശേഷിക ദർശനങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അവരെന്താണ് പറയുന്നത്? ആത്മാവ് ദ്രവ്യമാണ്. ജ്ഞാനം, സുഖം, ദുഃഖം, ഇച്ഛ, ദ്വേഷം, പ്രയത്നം, ധർമ്മ, അധർമ്മം എല്ലാതിൻ്റെ ഗുണങ്ങളാണ്. ആത്മാവെന്ന് പറയുന്ന ഒരു ദ്രവ്യമാണ്. അത് ജഡമായ ദ്രവ്യം തന്നെ. അതിൽ ആഗന്തുകമായി പുറമേ നിന്ന് അതിലൊരു ഗുണം വരുന്നു എന്നേ ഉള്ളൂ, ജ്ഞാനവും മറ്റും. സ്വതേ അത് ദ്രവ്യമാണ്, ജഡമെന്ന് പറയുന്നു. ആ പറഞ്ഞതിൻ്റെ പോരായ്മ ഇവിടെ മനസ്സിലാക്കണം. കാരണം ശ്രുതി പറയുന്നു, ആത്മാവ് ജ്യോതിസ്വരൂപമാണ്, പ്രകാശസ്വരൂപമാണ്. അല്ല, ആത്മാവിൽ പ്രകാശമില്ല, ആത്മാവിൽ അറിവല്ല. ആത്മാവ് സ്വയം തന്നെ എന്താണ്? ആ അറിവിൻ്റെ സ്വരൂപമാണ്. അതുകൊണ്ട് ജഡിം ചാത്മനിച്ഛൻ കണഭുക്മതജീവിന്, കണഭുക്മതജീവികളെന്ന് പറയുന്ന തർക്കികന്മാർ, തേശാം പ്രതിഷേധാർത്ഥം ജ്യോതിരിത്യപര്യേ. ഇപ്പൊ ജ്യോതി എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് ശരിയല്ല. യോയം ഇത്യാദിന യഥോക്തസ്യാത്മവസ്തുന പ്രകൃത ജ്യോതി സംബന്ധോ ജ്യോതിരിത്യ വിധീയതേ. യോയം വിജ്ഞാനമേ പ്രാണേഷ് ഹൃദ്യന്തർജ്യോതി. ഇവിടെ യോയം എന്ന് പറയുന്നുമ്പ് പരാമർശിച്ചതിനാൽ മുമ്പ് ആത്മതത്വത്തെയാണ് ചർച്ച ചെയ്യുന്നത്. അതിനെ അങ്ങനെയും മനസ്സിലാക്കരുത്. അത് ജ്യോതിസാണ്, അറിവാണ് എന്ന് മനസ്സിലാക്കാനും ഇവിടെ വേണ്ടിയാണ് ഇവിടെ ജ്യോതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് ജ്യോതി സ്വരൂപമാണെങ്കിൽ ഈ സൃഷ്ടി ബുദ്ധിയും മറ്റും എന്തുകൊണ്ട് ജഡമായി? ചൈതന്യത്തിൽ നിന്ന് വരുന്ന സൃഷ്ടി ചൈതന്യം തന്നെ ആയിരിക്കുന്നു. അങ്ങനെയുള്ള ബുദ്ധിയും മറ്റും ജഡമായതുകൊണ്ടാണ് അതിന് ചൈതന്യ സമ്പർക്കം വേണ്ടി വരുന്നു. ശരീരം ജഡമാണ്, ചൈതന്യ ബന്ധം അതിന് വേണ്ടി വരുന്നു. ആത്മാസ്വരൂപം അത് ചൈതന്യമാണെങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ സൃഷ്ടി ജഡമായി? അതിന് സമാധാനം പറയേണ്ടി വരും. അണു ഉപാദാനം ഹി ബുദ്ധ്യാദേ ആത്മാവിദ്യേതി ഭണ്യതേ സകൃദ്വിഭാദം ചിന്മാത്രം ജ്യോതിരിത്യുപദിശ്യതേ. ബുദ്ധ്യാദികൾക്ക് കാരണമായിരിക്കുന്നത് ആത്മാവെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ അതിൻ്റെ ആ ജഡസ്വഭാവത്തിന് കാരണമായിരിക്കുന്ന അവിദ്യയാണ് ആത്മാവിദ്യ. സ്വസ്വരൂപമായിരിക്കുന്ന ആ ജ്യോതിസിൻ്റെ തന്നെ ഒരു ശക്തി വിശേഷം അവിദ്യ എന്ന് പറയാം. അതാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്വഭാവം ജഡമാണ്, അതുകൊണ്ട് ഇതെല്ലാം ജഡമായിരിക്കുന്നു, അനുഭവപ്പെടുന്നു. അല്ല, ഇതെല്ലാം ചൈതന്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രശ്നമില്ല. ഇതിനെല്ലാം ജഡമായി ഭൂതങ്ങളായി ഭൗതികമായി എല്ലാം കാണുന്നവനോട് പറയുകയാണ്. ഇതിനെല്ലാം ജഡമായി ഭൗതികമായി കാണുകയാണെങ്കിൽ ഇതിന് കാരണമായൊന്നുണ്ട്, അതിനെയാണ് ആത്മാവിദ്യ എന്ന് പറയുന്നത്. ആ വിദ്യാശക്തിയാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനെ തന്നെ മറ്റു സ്ഥലങ്ങളിലെ വിക്ഷേപം എന്ന് പറയും. ശക്തി വിശേഷം, അറിവിൻ്റെ തന്നെ ഒരു ശക്തി എന്നേ പറയാൻ പറ്റും. നിർവചിക്കാൻ കഴിയാത്തതായ ഒരു ശക്തി വിശേഷം. അത് അറിവിൽ നിന്ന് ഭിന്നമാണോ അഭിന്നമാണോ, സത്താണോ അസത്താണോ, ചിത്താണോ ജഡമാണോ, ഈ തരത്തിലൊന്നും നിർവചിക്കാൻ കഴിയാത്തതായ ഒരു ശക്തി വിശേഷം. അത് വിലക്ഷണമാണ്, ഒരു ഭിന്ന സ്വഭാവത്തോടുകൂടിയതാണ്. അറിവിന് ഭിന്ന സ്വഭാവത്തോടുകൂടിയതാണ്. അത് എല്ലാം സൃഷ്ടിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ സഹായത്തോടുകൂടി അറിവ് സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്നു. അയ്യോ അതങ്ങനെ സംഭവിക്കാം, സ്വാനുഭവം കൊണ്ട് സംഭവിക്കാം. അനുഭവത്തിൽ അങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട്? തന്റെ സ്വരൂപം അത് അറിവായിരിക്കുന്നു, ബോധമായിരിക്കുന്നു. അതേസമയം ആ അറിവിന്റെ വിഷയമായ ജഡം, അതാണ് ശരീരവും കർണങ്ങളും എല്ലാം, ഇത് രണ്ടും തന്റെ അനുഭവത്തിലുള്ളതാണ്. ചൈതന്യത്തെ സ്വയം അനുഭവിക്കുന്നു, ആ ചൈതന്യത്തിന്റെ വിഷയമായി ജഡത്തെ അനുഭവിക്കുന്നു. നഹിദൃഷ്ടി അനുഭവം എന്നാണ്. ഒരു കാര്യം പ്രത്യക്ഷമായി അനുഭവിക്കുകയാണെങ്കിൽ പിന്നെ അവർ യുക്തിയില്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോ എങ്ങനെ ചൈതന്യത്തിൽ നിന്ന് ജഡമുണ്ടായി, എങ്ങനെയുണ്ടാകും, എന്തുകൊണ്ട്? ചൈതന്യവും ജഡവും സ്വാനുഭവം സിദ്ധമായ കാര്യങ്ങളാണ്. അപ്പോ എങ്ങനെയുണ്ടാകാം? ശരി, എന്നാൽ എങ്ങനെയുണ്ടാകാമെന്ന് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ, ഈ ജഡത്തിന്റെ കാരണത്തെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ നിശ്ചിതമായൊരു കാരണത്തിലെത്താൻ കഴിയത്തില്ല. ചൈതന്യത്തിന് കാരണമെന്ന് പറയാൻ വയ്യ. കാരണം നേരത്തെ പറഞ്ഞു, ഇത് രണ്ട് സ്വഭാവത്തിലിരിക്കുന്നു. ഈ ജഡമാണ് കാരണം എന്ന് പറയാൻ പറ്റുമോ? ജഡത്തിന് സ്വയം ജഡത്തിന് സൃഷ്ടിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് അനുഭവത്തിൽ ഉള്ളതാണ്. അപ്പോൾ ഈ ചൈതന്യവും ജഡവും തമ്മിൽ ഒരു അനിർവചനീയ സംബന്ധത്തെ സ്വീകരിക്കുന്നു. നിർവചിക്കാൻ കഴിയാത്തതായ സത്ത് അസത്ത് എന്ന രൂപത്തിലൊന്നും നിർവചിക്കാൻ കഴിയാത്ത ഒരു ബന്ധം. ആ ശക്തി വിശേഷമാണ് അവിദ്യ. അതുകൊണ്ട് ഇത് സംഭവിക്കുന്നു. അതുകൊണ്ട് സൃഷ്ടിയുടെ കാരണം എപ്പോഴും അനിർവചനീയമായിരിക്കും, നിർവചിക്കാൻ സാധ്യമല്ല. നിർവചിക്കണമെങ്കിൽ, കണ്ടെത്തണമെങ്കിൽ എന്തുകൊണ്ടാണ് കണ്ടെത്തേണ്ടത്? അറിവുകൊണ്ട്. അല്ല, വേറെ എങ്ങനെ കണ്ടെത്തുന്നു? കണ്ടെത്തൽ എന്ന് പറയുന്ന അറിവാണ്. സൃഷ്ടിയുടെ കാരണത്തെ അറിവ് കൊണ്ട് കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അറിവും സൃഷ്ടിയും തമ്മിൽ യോജിക്കുന്നില്ല. രണ്ടും ഭിന്ന സ്വഭാവമുള്ളതാണ്. അറിവ് കേവല പ്രകാശരൂപമാണ്. സൃഷ്ടി പരിണാമിയാണ്, വികാരിയാണ്, നാനാരൂപത്തിലുള്ളതാണ്. ഇത് രണ്ടും ഒരിക്കലും പൊരുത്തപ്പെടുത്താൻ കഴിയില്ല അറിവിന്. അപ്പോൾ അറിവിന്റെ നിർണയം എന്തായിരിക്കും? ഇത് അവിദ്യ കാര്യമാണ് എന്ന് പറയുന്നു. ആത്മാവിദ്യ, അത് തൻ്റെ തന്നെ അവിദ്യയാണ് എന്നർത്ഥം. കാരണം സൃഷ്ടികർത്താവ് സൃഷ്ടിയിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ സൃഷ്ടികർത്താവാണ് സൃഷ്ടിയെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സൃഷ്ടിയിലും അനുപ്രവേശം ചെയ്ത് എല്ലാ സൃഷ്ടിയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് സൃഷ്ടികർത്താവ്. അതിന്റെ സ്വഭാവം അറിവായിരുന്നുകൊണ്ടാണ് അത് ഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടി സൃഷ്ടികർത്താവ് ഇതിനെ ബന്ധിപ്പിക്കുന്നതിനിടയ്ക്ക് അവിദ്യ എന്ന് പറയുന്ന ഒന്നിനെ സ്വീകരിക്കേണ്ടി വരുന്നു. അത് അനുവചനീയമായിരിക്കുന്നു. അതുകൊണ്ട് ഈ സൃഷ്ടി സംഭവിച്ചിരിക്കുന്നു. ആ അറിവ് ഈ സൃഷ്ടിയിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്ന അറിവാണ്. അത് സർവസൃഷ്ടിയിലും അനുസ്യൂതമായിരിക്കുന്നു. സൃഷ്ടി ആർക്കും ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല. സൃഷ്ടി എല്ലാവർക്കും അറിയാം. എല്ലാവരും സൃഷ്ടിയെ അറിയുന്നതുകൊണ്ട്, അറിവിന് വിഷയമാക്കുന്നതുകൊണ്ടാണ് സൃഷ്ടിയുടെ കാരണത്തെ അന്വേഷിക്കുന്നത്. അവിടെ അവിദ്യയെ കാരണമായിട്ടുള്ളത്. അപ്പൊ സൃഷ്ടികർത്താവോ? സൃഷ്ടികർത്താവിന്റെ സൃഷ്ടിക്കുള്ള ഒരു കർണം മാത്രമാണ് അവിദ്യ. അപ്പൊ സൃഷ്ടികർത്താവ് സകൃത് വിഭാതം ചിന്മാത്രം ജ്യോതിഷ് ഇത്യുപദിശ്യതേ. അത് ജ്യോതിസ്സാണ്. അതുകൊണ്ടാണ് അറിവിൽ സൃഷ്ടി നടക്കുന്നു എന്ന് പറയുന്നത്. അറിവിലാണ് എല്ലാ സൃഷ്ടികളും എന്ന് പറയുന്നത് ആ രീതിയിലാണ്. അവിടെ അറിവെന്ന് പറയുമ്പോൾ ഈ സൃഷ്ടിയിൽ അന്തർഭവിച്ചിരിക്കുന്ന അറിവല്ല ബുദ്ധിയല്ല, അതിന് സൃഷ്ടിക്കാനൊന്നും കഴിയില്ല. ജീവബുദ്ധി, അതിന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. മറിച്ച് ഇവിടുത്തെ സൃഷ്ടികർത്താവരാണ് സകൃവിഭാഗം. അത് ചോദിച്ച് അസ്തമിക്കുന്നതല്ല, സദാ ഏകരൂപത്തിൽ പ്രകാശിക്കുന്നതാണ് സത് വിഭാഗം. ചിൻ മാത്രം, അതിൽ ജഡവുമായിട്ട് യാതൊരു സംബന്ധവുമില്ല. അവിദ്യ അതിനെ സ്പർശിക്കുന്നില്ല. അത് സദാ സ്വയം അറിവായി തന്നെ പ്രകാശിക്കുന്നു. ജ്യോതി, അതുകൊണ്ട് തന്നെ ജ്യോതി എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അത് സർവ അന്തര്യാമിയായിരിക്കുന്ന ജ്യോതിയാണ്, അറിവാണ്, ജീവബുദ്ധിയല്ല. ജീവബുദ്ധിയുടെയും ആധാരമായിരിക്കുന്നു, ജീവബുദ്ധിയുടെയും വാസ്തവ സ്വരൂപമായിരിക്കുന്നു. അത് സൃഷ്ടിക്കുന്നു. അതിനാണ് ഇവിടെ സത്വം എന്ന് പറയുന്നത്, ഇവിടെ ജ്യോതി എന്ന് പറയുന്നത്. വസ്തുവൃത്തേന പ്രധ്വസ്ത നിശേഷ അജ്ഞാനമാത്മന ജ്യോതിരൂപം ഇതം ഭസ്വ പ്രത്യേക മാത്രം സതത്വം. എങ്ങനെയാ ജ്യോതിസിനെ വിശദീകരിക്കുന്നത്? അത് തത്വസ്വരൂപമാണ്, സതത്വകമാണ്. അത് പരമാർത്ഥമാണ്. തത്വം എന്ന് വെച്ചാൽ പരമാർത്ഥം, തസ്വരൂപമാണ്, പരമാർത്ഥരൂപമാണ്. പ്രത്യേക മാത്രമാണ്, അത് ആണ് ഈ ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്നത്, സർവത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നത്, സർവത്തിനും ആന്തരികമായിരിക്കുന്നത് ആണ് പ്രത്യേക മാത്രം. ജ്യോതി രൂപം ഇതം ഭാസു, അത് സദാ ജ്യോതിസായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, സർവത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധ്വസ്ത നിശേഷജ്ഞാനം, അവിടെ ആ ജ്യോതിസ് അവിദ്യയോ വിദ്യാകാര്യമായ പ്രപഞ്ചമോ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. കേവലമായ ജ്യോതിസായി അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ സുഷുപ്തിയിലെ സുഷുപ്തിയെ കുറിച്ച് ചിന്തിക്കണം. അവിടെ എന്താണ് നിശേഷ പ്രധ്വസ്ത നിശേഷ ഞാൻ രൂപിയായി കേവലമായ സ്വസ്വരൂപത്തിൽ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആണ് പരമാർത്ഥ വസ്തു. ഇവിടെ അതിന് ജ്യോതി എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റു സ്ഥലങ്ങളിലോ ജ്യോതി സംവിത് ചിതി പ്രത്യക് ആത്മീയ വിപദിശ്യതേ സ്വർദ്ധം യു പ്രഭൃതി നിത്യം ജാഗ്ര സ്വപ്ന സുഷുപ്തിഷു ജ്യോതി, അതിന് പേരാണ്. മറ്റൊരിടത്ത് അതിന് സംവിത് എന്ന് പറയുന്നു, മറ്റു ചിലയിടത്ത് ചിതി എന്ന് പറയുന്നു, പ്രത്യക് എന്ന് പറയുന്നു, ആത്മാ എന്ന് പറയുന്നു. ഇങ്ങനെ പലതരത്തിലും പറയുന്ന ഈ ഒരു ജ്യോതിസിനെ തന്നെയാണ്. ഓരോ സന്ദർഭത്തിൽ അത് അനായാസമായി ഗ്രഹിക്കുന്നതിന് വേണ്ടി പല പേരുകൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. സ്വാർത്ഥം യത് പ്രത്യത്തെയും നിത്യം, അത് പ്രകാശിക്കുന്നത് സ്വാർത്ഥമാണ്. സ്വാർത്ഥം എന്ന് വെച്ചാൽ മറ്റൊന്നിനും വേണ്ടിയല്ല അത് നിലനിൽക്കുന്നത്, മറ്റുള്ളതെല്ലാം അതിനു വേണ്ടി നിലനിൽക്കുന്നു. അപ്പൊ മറ്റ് സൃഷ്ടി എല്ലാം അറിവിന്റെ വിഷയമായി നിൽക്കുന്നു, അറിവിന് പ്രകാശ്യമായി നിൽക്കുന്നു. ബാക്കിയെല്ലാം നിലനിൽക്കുന്നത് അറിവിന് പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അറിവിന് വേണ്ടി എല്ലാം നിലകൊള്ളുന്നു, എല്ലാത്തിനെയും അറിവ് അറിയുന്നു. അതുകൊണ്ട് ഈ സൃഷ്ടിക്ക് ഒരു താല്പര്യമുണ്ടെന്താണോ, സൃഷ്ടികർത്താവിന് ഈ സൃഷ്ടിയെ ഗ്രഹിക്കണം. അത് സൃഷ്ടികർത്താവായിരിക്കുന്ന ഈ ജ്യോതിസ് സൃഷ്ടിയെ വിഷയമാക്കുന്നു. അപ്പൊ സൃഷ്ടി മുഴുവൻ പരാർത്ഥമായി ആ ജ്യോതിസിന് വേണ്ടിയായി, അതിന് വിഷയമാകാൻ വേണ്ടി സൃഷ്ടി ഈ രൂപത്തിൽ നിലനിൽക്കുന്നു. ശബ്ദസ്പർശ രൂപരസഗന്ധരൂപത്തിൽ എന്നാൽ അറിവോ അത് സ്വാർത്ഥമാണ്, മറ്റൊന്നിനും വേണ്ടിയില്ല, അത് സ്വയം നിലനിൽക്കുന്നു. അതിന് വിഷയമാക്കാൻ പറ്റുന്നില്ല, അറിവിനെ വിഷയമാക്കാൻ, അറിവിനെ അറിയാൻ അറിവില്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. അത് സ്വയം തന്നെ അറിവായിരിക്കുന്നത് കൊണ്ട് ജഡമായിരിക്കുന്ന സർവവും അതിനുവേണ്ടി സ്ഥിതി ചെയ്യുന്നു, നിലനിൽക്കുന്നു. അപ്പൊ സർവസൃഷ്ടിയും സൃഷ്ടികർത്താവിന് വേണ്ടിയാണ്, വിഷയരൂപത്തിൽ അത് അത് എന്ന് പറയും എന്താണോ, അത് ഭോഗ്യമാണ്, അനുഭവത്തിന് വിഷയമാകുന്നുണ്ട്. എല്ലാ സൃഷ്ടികളും ഭോഗ്യമാണ്. അതുകൊണ്ട് സൃഷ്ടിയെല്ലാം പരാർത്ഥം, സൃഷ്ടികർത്താവ് സ്വാർത്ഥം, മറ്റൊന്നിനും വേണ്ടിയല്ല. സ്വാർത്ഥം ഈ പ്രഭൃതിയെ നിത്യം ജാഗ്രത സ്വപ്ന സുഷുപ്തിഷു, ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും സ്വാർത്ഥം പ്രകാശിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും എല്ലാം ഏതൊരു അറിവിനാണോ വിഷയമായിരിക്കുന്നത്. ജാഗ്രതയിൽ നമ്മൾ സ്വപ്നത്തെ കുറിച്ച് പറയുന്നു, സ്വപ്നം വിഷയമായി, സുഷുപ്തിയെ കുറിച്ച് പറയുന്നു, സുഷുപ്തി വിഷയമായി. എന്നാൽ അവിടെയെല്ലാം അതിന് വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ ആ ജ്യോതിസിന് ജാഗ്രതത്തിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ ഒരു വ്യത്യാസമില്ല, എല്ലായിടത്തും അത് പൂർണ്ണരൂപത്തിൽ തന്നെ പ്രകാശിക്കുന്നു. ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ എന്ന് പറയുന്ന അവസ്ഥാന്തരങ്ങളിലേക്ക് താൻ കടന്നു പോകുന്നുണ്ടെങ്കിലും അറിവ് മൂന്ന് സ്ഥലത്തും ഒരേ രൂപത്തിൽ പ്രകാശിക്കുന്നു നിത്യം. അതുകൊണ്ടാണ് അതിനെ തുര്യൻ എന്ന് പറയുന്നത്. മൂന്നിൽ നിന്നും വേറിട്ട് നിന്ന് മൂന്നിനെയും വിഷയമാക്കുന്നു. ഇതായത് ജാഗ്രതാണെന്ന് ഞാൻ അറിയുന്നു. എന്തുകൊണ്ട്? എൻ്റെ കർണങ്ങളെല്ലാം ഉണർന്നിരുന്നു ശബ്ദസ്പർശരൂപര സഗന്ധാത്മകമായ വിഷയത്തെ ഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറയുന്നതാ ഞാൻ ജാഗ്രതത്തിലാണ്. അപ്പൊ ഇവിടെ ഗ്രഹീതാവായ ഞാനും ഗ്രാഹ്യമായ വിഷയങ്ങളും നിലനിൽക്കുന്നു. ആ ഗ്രഹീതാവായിരിക്കുന്ന എന്റെ സ്വരൂപമാണ് ഈ പറയുന്ന ജ്യോതിസ് അറിവ്. അത് ഗ്രാഹ്യമായിരിക്കുന്ന ഈ വിഷയങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. ഈ ജാഗ്രത അറിയുന്നവനായി ഞാൻ വേറിട്ട് നിൽക്കുന്നു. ഇതുപോലെ എന്ന് സംഭവിക്കുന്നത് സ്വപ്നത്തിൽ, സുഷുപ്തിയിൽ ഇത് തന്നെ സംഭവിക്കുന്നു. എന്തുകൊണ്ട്? സുഷുപ്തിയെ നമ്മൾ അറിയുന്നതിപ്പോ ഈ ജാഗ്രത, ജാഗ്രതത്തിലാണ് നമ്മൾ സുഷുപ്തി അറിയുന്നത്. ഞാൻ സ്വപ്നനായിരുന്നു, ഞാൻ സുഖം അഹം അസ്വാപ്സം, വളരെ സുഖിമാനായി ഞാൻ അവിടെ ഉറങ്ങി, ജാഗ്രതയിൽ നിന്ന് സുഷുപ്തി അറിയുന്നു. അപ്പൊ അവിടെയും എന്താണ്? ഗ്രാഹ്യമായിരിക്കുന്നു സുഷുപ്തി, ഗ്രാഹകനായിരിക്കുന്നു ഈ ചൈതന്യം. ഇപ്പൊ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ ഈ മൂന്നിൽ നിന്നും വ്യത്യസ്തമായി മൂന്നിന്റെയും ഗ്രഹീതാവായിരിക്കുന്നു, മൂന്നിനെയും ഗ്രഹിക്കുന്നവനായിരിക്കുന്നു. അതുകൊണ്ട് അവൻ തുര്യൻ. തുര്യൻ നാലാമത്തെ എന്ത് പറഞ്ഞു? ജാഗ്രത സ്വപ്ന സുഷുപ്തികൾക്ക് അപ്പുറമുള്ളതുകൊണ്ടാണ്, അല്ല അല്ലെങ്കിൽ പിന്നെ എന്തിനും നാലാമനെന്ന് പറഞ്ഞു? ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ നിന്നും വിലക്ഷണ സ്വഭാവം ഉള്ളതുകൊണ്ട്. എന്താ വിലക്ഷണ സ്വഭാവം? ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ വിഷയങ്ങളായിരിക്കുന്നു. അതാർക്കാണോ ആ വിഷയി, ഞാൻ കാണുന്ന ഈ പുസ്തകം വിഷയമായിരിക്കുന്നു, ഞാൻ വിഷയിയായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് വേറെയാണ്. ഗ്രാഹ്യമായിരിക്കുന്ന ഈ വസ്തുവിൽ നിന്ന് ഗ്രഹീതാവായ ഞാൻ വേറെയാണ്, രണ്ടും ഒന്നല്ല. അതുപോലെ ജാഗ്ര സ്വപ്ന സുഷുപ്തികൾ ഗ്രാഹ്യങ്ങളാകുമ്പോൾ ഇത് മൂന്നും, അതിൽ നിന്ന് വിലക്ഷണനായിരിക്കുന്നവൻ നാലാമത്തവൻ തുര്യൻ എന്ന് പറയുന്നു. അവന്റെ നില എവിടെ? തന്നിൽ തന്നെ സ്വാർത്ഥമായി സ്വസ്മിൻ, സ്വയം നിലനിൽക്കുന്നു, അതിന് സ്വാർത്ഥമായി നിലനിൽക്കുന്നു എന്ന് പറയുന്നു. അതിലാണ് ജാഗ്രത അനുഭവപ്പെടുന്നത്, സ്വപ്നം അനുഭവപ്പെടുന്നത്, സുഷുപ്തി അനുഭവപ്പെടുന്നത്. ജാഗ്ര സ്വപ്ന സുഷുപ്തികൾ ഈ അറിവിൽ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ആ അറിവ് ജാഗ്ര സ്വപ്ന സുഷുപ്തികളിൽ നിന്ന് വേറിട്ട തുര്യനായിരിക്കുന്നു. അതെല്ലായിടത്തും സമമാണ്. അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞെന്താണ്, ജാഗ്ര സ്വപ്ന സുഷുപ്തിഷു നിത്യം പ്രഥതേ, സദാ നിത്യം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു അറിവ്. ബുദ്ധ്യാദിഷു പരാർത്ഥേഷു യാഗമാപായി വസ്തുഷു സ്വയം രൂപേണയോ ഭാവി സ്വാർത്ഥ സഭണ്യതേ. ബുദ്ധ്യാദിഷു പരാർത്ഥേഷു, ബുദ്ധ്യാദികളെല്ലാം പരാർത്ഥമാണ്. ബുദ്ധി, മനസ്സ്, കർണങ്ങൾ, ശരീരം, ശബ്ദസ്പർശാദി വിഷയങ്ങൾ സർവവും പരാർത്ഥം, അന്യാർത്ഥമാണ്. ഇതെല്ലാം ഈ അറിവിന് വേണ്ടിയിട്ടാണ്. അറിവിന് ഇതെല്ലാം കൊണ്ട് എന്താ പ്രയോജനം? അറിവിന് ഇതിനെല്ലാം വിഷയമാക്കാം, അറിവിന് ഇതിനെല്ലാം അറിയാം, അത് തന്നെ, വേറെ പ്രയോജനമൊന്നുമില്ല. അറിവറിയുന്നു, ബുദ്ധ്യാദിഷു പരാർത്ഥേഷു, ബുദ്ധ്യാദികളെല്ലാം പരാർത്ഥമായി അന്യാർത്ഥമായിരിക്കുന്നു, അറിവിന് വേണ്ടി സ്ഥിതി ചെയ്യുന്നു. ആഗമാപായി വസ്തുഷു, ബുദ്ധ്യാദികൾ എന്താണ്? അത് ആഗമ അപായി സ്വഭാവമുള്ളതാണ്, വന്നു പോകുന്നവയാണ്, ഉണ്ടായി നശിക്കുന്നവയാണ്. അതുകൊണ്ടാണ് ആഗമാപായി എന്ന് പറഞ്ഞു. ഇന്ന് സ്ഥായിയല്ലല്ലോ. ജാഗ്രത് വന്നുപോയി, സ്വപ്നം വന്നുപോയി, സുഷുപ്തി വന്നുപോയി, എല്ലാത്തിനെയും അറിയുന്നു. ഞാൻ സുപ്തനായിരുന്നു, ഞാനിത് ആ ജാഗ്രതയിലിരിക്കുന്നു, ഞാനിത് സ്വപ്നത്തിലേക്ക് പോകുന്നു, ഇങ്ങനെ മാറി മാറി. ഏതൊരറിവിലാണോ ഇതിന്റെ ഗതി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊരറിവിലാണോ ഇതെല്ലാം വിഷയമായിരിക്കുന്നത്, അറിവിന്റെ മുമ്പിൽ ഇതെല്ലാം ആഗമാപായികളാണ്. തിരശ്ശീലയിൽ കാണുന്ന മാറി മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളെപ്പോലെ ഓരോ ചിത്രങ്ങൾ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ അറിവാണ്, അവിടെ ആ ചിത്രങ്ങളെ തിരശ്ശീല പ്രദർശിപ്പിക്കുന്നു. അതുള്ളതുകൊണ്ട് ആ ചിത്രങ്ങൾ പ്രദർശനയോഗ്യമായിരിക്കുന്നു. അതുപോലെ ഇവിടെ അറിവാകുന്ന തിരശ്ശീല, ഈ ജാഗ്ര സ്വപ്ന സുഷുപ്തികളാകുന്ന അനുഭവങ്ങൾ ആഗമാപായിയായ ഇവ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം ചേർക്കാണല്ലോ പറഞ്ഞത് വസ്തുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ബുദ്ധ്യാദി പരാർത്ഥേഷു യാഗമാപായി വസ്തുഷു സ്വയം രൂപേണ യോ ഭാതി. ഇവിടെ സ്വസ്വരൂപമായി ഏതെന്നാണോ പ്രകാശിച്ചു നിൽക്കുന്നത്, അറിവായി ഉണ്മയായി നിർത്ത സ്വരൂപം എന്ന് പറഞ്ഞു. അറിവായി ഉണ്മയായി അത് മാറുന്നില്ല, അറിവിന് മാറ്റമില്ല. ദൃശ്യങ്ങൾക്കേ മാറ്റമാണ്. സ്വാർത്ഥസഭണ്ഡിതേ, അത് സ്ഥിരസ്വഭാവമുള്ളവനാണ്. അത് മറ്റൊന്നിനും വേണ്ടിയല്ല നിലനിൽക്കുന്നത്. ജാഗ്രത പോകുന്നു, സ്വപ്നം വരുന്നു, സുഷുപ്തി വരുന്നു, എല്ലാം ഈ അറിവിന് വേണ്ടിയാണ്. ഈ അറിവിന് വിഷയമാകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അറിവിന്റെ ഭോഗ്യമാകാൻ വേണ്ടിയിട്ടാണ് ഇത് വന്നു പോകുന്നത്. അറിവ് സ്വാർത്ഥം, മറ്റൊന്നിനും വേണ്ടിയല്ല. സ്വാർത്ഥസഭണ്ണിതി, അതുകൊണ്ടാണ് അതിന് സ്വാർത്ഥം എന്ന് പറയുന്നത്. അതിങ്ങനെ പ്രകാശിച്ചിരിക്കുന്നു. ഇതിനെല്ലാം അറിയുന്നവന്റെ സ്വരൂപമായി അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ജ്യോതിരിത്യസ്യ ബുദ്ധ്യാദേ ആഗമപായ സിദ്ധിത സ്വയം മാതൃകയേവായം ആത്മത്വാദേവ കാരണ സ്വയം മാതൃകയേവായം. സ്വയം മാതാവായിരിക്കുന്നു, സർവത്തെ അളക്കുന്നവനായിരിക്കുന്നു, സർവത്തെ ഗ്രഹിക്കുന്നവനായിരിക്കുന്നു. അതിന് മറ്റാരുടെയും സഹായം വേണ്ട. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, അഗ്നിക്ക് ദഹിപ്പിക്കുന്നതിന് പുറമേ നിന്നൊരു ശക്തിയുടെ ആവശ്യമില്ല, അതിൽ തന്നെയാണ് ദാഹശക്തി. അതുകൊണ്ട് ഈ അറിവിന്, ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ പ്രകാശിപ്പിക്കുന്നതിന് മറ്റൊന്നിന്റെ ആവശ്യമില്ല. അറിവിന്റെ സ്വഭാവം തന്നെയാണ് ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുക. ആത്മത്വ ദൈവ കാരണ, പിന്നെന്താ അതിന്റെ വിശേഷത? ഇതാരാ പ്രകാശിപ്പിക്കുന്നു? ഏതറിവാ പ്രകാശിപ്പിക്കുന്നു? അറിവ് പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഓ എന്റെ അറിവ് പ്രകാശിപ്പിക്കുന്നു. ശരി, എന്റെ അറിവിനാരാ പ്രകാശിപ്പിക്കുന്നു? ഏതൊരറിവിനെയാണ് എന്റെ അറിവെന്ന് പറയുന്നത്? അറിവിന്റെ ഉടമസ്ഥനാരാ? പറയുന്നു ആത്മത്വാദേവ കാരണ. അവിടെ അറിവ് സ്വരൂപം തന്നെയാണ്, ശ്രോതാവിന്റെ സ്വരൂപം തന്നെയാണ് അവിടെ അറിവ്. ശ്രോതാവായിരിക്കുന്നവൻ തന്നെയാണ് അറിവ്. അറിവിൽ പ്രകാശിക്കുന്നില്ല എന്ന് പറയുന്നു. സ്വയം മാതൃകയവായും ആത്മത്വാദേവ കാരണ. അതുകൊണ്ട് തന്നെ ജ്യോതി എന്ന് പറയുന്നു. ഈ ജ്യോതി എന്താണ്? അസ്യ ബുദ്ധ്യാദേഹേ, ഈ ബുദ്ധ്യാദികളെ, ഈ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ബുദ്ധ്യാദികളുടെ ആഗമാപായ സിദ്ധിത, ഇതിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങളെല്ലാം ആരാ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു? ഇതിനെല്ലാം നിലനിർത്തുന്ന ആരാണ്? ഈ അറിവ് തന്നെയാണ്. അറിവ് ഉത്പത്തി സ്ഥിതി നാശങ്ങളില്ലാത്തതാണ്. പക്ഷെ അറിവിന്റെ സ്വരൂപത്തിൽ നേരെ വിരുദ്ധമായ ഉത്പത്തി സ്ഥിതി നാശങ്ങളോടുകൂടിയ ഈ ജാഗ്രത സ്വപ്ന സൃഷ്ടികളെ എല്ലാം നിലനിർത്തുന്നത് ഈ അറിവാണ്. അത് തന്റെ സ്വഭാവമല്ല. താൻ സദാ ഏകരൂപത്തെ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ ഇതിന് നേരെ വിരുദ്ധമായ സ്വഭാവമുള്ള ഉത്പത്തി സ്ഥിതി നാശങ്ങളുള്ള ഈ വിഷയങ്ങളെല്ലാം നിലനിർത്തുന്നത് അവയുടെ സ്വഭാവത്തോടുകൂടി, ഉത്പത്തി സ്ഥിതി നാശ സ്വഭാവത്തോടുകൂടി നിലനിർത്തുന്നത് സ്വസ്വരൂപമായിരിക്കുന്ന ഈ അറിവാണ്, ജ്യോതിസ്സാണ്. അതായത് സ്വഭാവമാണ്, അറിവിനതിന് കഴിയും. രണ്ടു കാര്യം: ഒന്ന്, ഉത്പത്തി സ്ഥിതി നാശങ്ങളോടുകൂടിയ ഇതിനെല്ലാം നിലനിർത്തുന്നത് ജാഗ്രത സ്വപ്ന സൃഷ്ടികളെല്ലാം നിലനിർത്തുന്ന അറിവാണ്. നുവ് പറഞ്ഞു, അറിവിന്റെ തന്നെ ശക്തി വിശേഷമായ അവിദ്യ ഇതിനെല്ലാം സൃഷ്ടിക്കുന്നു. രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഈ അറിവിന്റെ തന്നെ ശക്തി വിശേഷമായിരിക്കുന്ന അവിദ്യ ഇതിനെല്ലാം സൃഷ്ടിച്ചിട്ട് ഇതിനെല്ലാം നിലനിർത്തുന്നു. അറിവ് നിലനിർത്തുന്നു, അവിദ്യ സൃഷ്ടിക്കുന്നു, അറിവ് നിലനിർത്തുന്നു. എങ്ങനെയാണ് ഇതിനെയൊക്കെ നിലനിർത്തുന്നത്? അറിവ് എത്ര കാലം ഇതിനെയൊക്കെ വിഷയമാക്കുന്നു, അത്രയും കാലം ഇതിനൊക്കെ നിലനിൽപ്പുണ്ട്. അറിവ് വിഷയമാക്കിയില്ലേ, പിന്നെ ഇതിനൊന്നും നിലനിൽപ്പില്ല. അറിവ് വിഷയമാക്കിയിട്ടാണ് ഇതിനെ നിലനിർത്തുന്നത്. ഏതറിവ്? ആകമാപായ സാക്ഷിയായിരിക്കുന്ന, തുര്യനായിരിക്കുന്ന, ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ ഏകരൂപത്തിലിരിക്കുന്ന അറിവ്. അനേനൈവ പിതൂപ്യേന ജ്യോതിഷാ സഫലം സകലം ജഗത് ഷഡ്ഭാവിക്രിയാമേരി നിർവികാരേണ ഭസ്വത. ഈ ജ്യോതിഷ നിർവികാരമായി പ്രകാശിക്കുന്ന, നിർവികാരേണ ഭസ്വത, അതിൽ യാതൊരു വികാരവും സംഭവിക്കുന്നില്ല. ഇതിനെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നാലും ഇതിനെയൊന്നും അറിയാതിരുന്നാൽ, ജാഗ്രത സ്വപ്നങ്ങളിൽ ഇതിനെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവൻ നിർവികാരനായി തന്നെ ഇരിക്കുന്നു. സുഷുപ്തിയിൽ ഇതിനെയൊന്നും അറിയാതിരിക്കുമ്പോഴും സ്വസ്വരൂപം നിർവികാരമായി തന്നെ ഇരിക്കുന്നു. നിർവികാരേണ ഭാസ്വത, നിർവികാരമായി പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത്. ഇതിന്റെ സാന്നിധ്യത്തിൽ, ഈ നിർവികാരമായ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ, ഷഡ്ഭാവ വിക്രിയ ഈതി സകലം ജഗത്, ഈ ജഗത്ത് സമ്പൂർണ്ണം ഷഡ്ഭാവ വികാരങ്ങളെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ സാന്നിധ്യത്തിൽ ഷഡ്ഭാവ വിക്രിയാമേതി നിർവികാരീണ ഭാസ, നിർവികാരമായിരിക്കും. കാരണം ഇത് നിർവികാരം എന്തുകൊണ്ട്? നിർവികാരമായിരിക്കുന്നു, സ്വയം അറിവായതുകൊണ്ട്, ജ്യോതിസ്വരൂപമായതുകൊണ്ട്. അതുകൊണ്ട് അതിന് നിർവികാരമായിരിക്കാൻ കഴിയും. അനേനൈവ യഥോക്തേന ജ്യോതിഷ, ഈ പറഞ്ഞ ജ്യോതിഷ സ്വസ്വരൂപമായിരിക്കുന്ന അറിവ്, അതിനൊന്നും സംഭവിക്കുന്നില്ല. ഈ ജാഗ്രതയിൽ ഈ വികാരങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിന്റെ വികാരങ്ങളെ, ശരീരത്തിന്റെ വികാരങ്ങളെ, പ്രാണവികാരങ്ങളെ, സുഷുതിയിലോ മനസ്സിന്റെ ശരീരത്തിന്റെ പ്രാണങ്ങളെ ഒന്നും വികാരത്തെ അവിടെ അറിയുന്നില്ല. എന്നാലും അവിടെയും എന്ത് ചെയ്യുന്നു? ഇത് നിർവികാരമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങളിൽ ഈ വികാരങ്ങളെയൊക്കെ അറിയുന്നു. അവിടെയും ഈ വികാരങ്ങളെയൊന്നും ഗ്രഹിക്കാതിരിക്കുന്ന സുഷുതിയിലും ഈ അറിവ് നിർവികാരമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ സാന്നിധ്യത്തിൽ ജ്യോതിഷ സകലം ജഗത് ഷഡ്ഭാവ വിക്രിയാമേരി, ഈ ജഗത്തെല്ലാം വികാരത്തെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, ഷഡ്ഭാവ വികാരങ്ങളെ പ്രാപിക്കുന്നു. അസ്ഥി ജന്മ വൃദ്ധി പരിണതി അപക്ഷയ വിനാശനം എന്ന് പറയുന്ന ആറ് ഭാവ വികാരങ്ങളെയും അത് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അറിവിന്റെ സാന്നിധ്യത്തിൽ അത് സംഭവിക്കുന്നു. ദേഹേന്ദ്രിയ മനോബുദ്ധി സംഘാതോ വായുഭിസ്സഹ യഥാ പ്രകാശിത്യേക കൃഷ്ണം ലോകമിമം രവി. രവി സൂര്യൻ എങ്ങനെയാണോ ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു, സൂര്യനെ പ്രകാശിപ്പിക്കുന്നു, സ്വയം അതിനെ പ്രകാശിപ്പിക്കുന്നു, ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നു, ഭൂമിയെ പ്രകാശിപ്പിക്കുന്നു, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. കൃഷ്ണം ലോകം യഥാപ്രകാശേരി ഏകഹരവി, ഏകനായ സൂര്യൻ സർവത്തെ എങ്ങനെയാണോ പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ ദേഹേന്ദ്രിയ മനോബുദ്ധി സംഘാതോ വായുഭിസ്സഹ പ്രകാശേരി. ഈ രവി, ഈ സൂര്യൻ, ആത്മസൂര്യൻ, ആത്മജ്യോതിസായിരിക്കുന്ന സൂര്യൻ ദേഹേന്ദ്രിയ മനോബുദ്ധി സംഘാതത്തെ, വായുഭി പ്രാണന്മാരോട് കൂടി സർവത്തീനിങ്ങനെ പ്രകാശിപ്പിച്ചു, ആത്മജ്യോതിസ് പ്രകാശിപ്പിക്കുന്നു. യഥാപ്രകാശിത്യേക കൃഷ്ണം ലോകമേ. ഇത് ഗീതാശ്ലോകത്തിന്റെ ഒരു അനുകരണമാണ്. അചേതനോപി ബുദ്ധ്യാദിശ്ചേതന അനുവേക്ഷ്യതേ ദേഹേന്ദ്രിയ മനോബുദ്ധി സംഘാതോ വായുഭി സഹ. അചേതനോ ബുദ്ധ്യാദി ചേതനവാൻ വീക്ഷിച്ചതേ. ബുദ്ധ്യാദികൾ ജഡമാണ്, പക്ഷെ ചേതനവാൻ ഇവ ചേതനമുള്ളതുപോലെ ചൈതന്യമുള്ളതുപോലെ അനുഭവപ്പെടുന്നു. ചൈതന്യമുള്ളതുപോലെയല്ല, ചൈതന്യം ഉള്ളതായിട്ട് തന്നെ അനുഭവപ്പെടുന്നു. ഇതൊക്കെ ചൈതന്യവത്താണ്. എന്നാലും വിവേകി അത് മനസ്സിലാക്കുന്നു, ഈ അനുഭവം ഇത് ചൈതന്യമാണ്, ദേഹം ചൈതന്യമാണെന്നുള്ള അനുഭവം അത് ചൈതന്യവാൻ ഇവ എന്നാണ്. ചൈതന്യം ഉള്ളവൻ എന്നതുപോലെ അത് വിവേകിയുടെ അനുഭവം. അജ്ഞൻ ഇതിനെ ഇതിൽ തന്നെയാണ് ചൈതന്യമുള്ളത് എന്ന് പറയുന്നു. വിളക്കിൽ ദീപം എന്ന് പറയുന്നു, ഇതിൽ ചൈതന്യം ഉണ്ടെന്ന് പറയുന്നു. മരിക്കും പറയുന്നു ഇതിൽ ചൈതന്യമില്ല എന്ന് പറയുന്നു. ചൈതന്യം ഇതിൻ്റെതാണെന്ന് കരുതുന്നു, ഈ ജഡത്തിൻ്റെതാണ് ചൈതന്യം എന്ന് പറയുന്നു. ഇവയ്ക്ക് പറയുന്നു അല്ല, ഈ ചൈതന്യം ജഡത്തിൻ്റെതല്ല, പക്ഷെ ജഡത്തിൽ ചൈതന്യം ഉള്ളതുപോലെ അനുഭവപ്പെടുന്നു. മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചൈതന്യം ഇല്ലാത്തതുപോലെ അനുഭവപ്പെടുന്നു. ഇത് രണ്ടും ശരിയല്ല. എന്തുകൊണ്ട് അചേതനോ? ഇത് അചേതനമാണ്. ഇതെവിടെ ചൈതന്യം വരുന്നത്? ഇത് അചേതനമാണ്, അവിദ്യാകാര്യമാണ്, ജഡമാണ്. ബുദ്ധ്യാദി ചേതനമാനുവേക്ഷ്യത, എന്നാൽ ഇത് ചൈതന്യമുള്ളത് പോലെ അനുഭവപ്പെടുന്നു. ഒന്നുകിൽ ഇതിനെല്ലാം ചൈതന്യമായിട്ട് തന്നെ അറിയുന്നു, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ജഡമായിട്ട് അറിയുന്നു. ചൈതന്യത്തിൽ നിന്ന് അന്യമായി കാണുകയാണെങ്കിൽ ഇതെല്ലാം ജഡം. ചൈതന്യത്തോട് അനന്യമായി കാണുകയാണെങ്കിൽ ഇതെല്ലാം ചൈതന്യം തന്നെ. പക്ഷെ നമ്മൾ അറിയുന്നങ്ങനെയല്ല, ഇതിൽ ചൈതന്യം ഉണ്ടെന്നോ ഇതിൽ ജീവൻ ഉണ്ടെന്ന് പറയുന്നു. അത് ശരിയല്ല. ദേഹേന്ദ്രിയ മനോബുദ്ധി സംഘാതോ വായുവിസ. ദേഹേന്ദ്രിയ മനോബുദ്ധി സംഘാതോ പ്രാണന്മാരും എല്ലാം ചൈതന്യവത്തായി അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് ചിത് ജഡ വിവേകം എന്ന് പറയുന്നത്, ആത്മാനാത്മ വിവേകം എന്ന് പറയുന്നു. അങ്ങനെ മനസ്സിലാകും ഇത് അവിദ്യകാര്യമായ കേവല ജഡമാണോ, അത് ചൈതന്യം അതിന്റെ സ്വരൂപമാണ്. ചൈതന്യം ഇതിൽ അനുഭവപ്പെടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് ചൈതന്യം ഉള്ളതുപോലെ തോന്നുന്നു, അത് ശരിയല്ല. അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്താണോ, തന്റെ സ്വരൂപമായിരിക്കുന്ന ഈ ചൈതന്യം അത് സർവാന്തര്യാമിയാണ്, സർവാധാരമാണ്. അതിലും നന്യമായിട്ട് മറ്റൊന്നുമില്ല, ഒരു ജഡവുമില്ല. രണ്ടു രീതിയിലും മനസ്സിലാക്കുക, രണ്ടു പ്രക്രിയ. യഥാപ്രകാശിത്യേക കൃഷ്ണൻ ലോകം ഇമം രവി ക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണം വിനക്തി ഇതി സ്മൃതേർവച. ഗീതാസ്മൃതിയിൽ ഇക്കാര്യം തന്നെ പറയുന്നു. യഥാപ്രകാശിത്യേക രവി, ഏകനായ രവി, കൃഷ്ണൻ ലോകം ഇമം പ്രകാശിതി, സമ്പൂർണ്ണ ലോകത്തെയും പ്രകാശിപ്പിക്കുന്നു. പുനഃക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണം വിനക്തി സ്മൃതിനിർവച ഈ ക്ഷേത്രം ക്ഷേത്രി ക്ഷേത്രത്തെ അറിയുന്നവൻ ഈ ശരീരത്തെ അറിയുന്നവനായ ഞാൻ ജീവൻ അല്ലെങ്കിൽ അറിവ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. ഏകനായിരിക്കുന്ന രവി സൂര്യൻ ചൈതന്യം സർവാന്തര്യാമിയായിരിക്കുന്ന ചൈതന്യം സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. ആത്മഛായം പയോവശേഷം യഥാം ആരതപമോ മണി പരീക്ഷണായ പക്ഷിത്ത കുര്യാത് ആത്മാ തഥൈവ ച എന്ന് ഭാഷ്യത്തിൽ പറഞ്ഞു. പയഹ പാല് പരീക്ഷണായ പ്രക്ഷിപ്ത മരുതകമണി പരീക്ഷിക്കാൻ വേണ്ടി അതിലേക്ക് മരുതകമണി ഇട്ട് കഴിഞ്ഞാൽ ആത്മഛായം അശേഷം കുര്യ ആ പാലിനെ മുഴുവൻ തന്റെ നിറമാക്കി മാറ്റുന്നു. ആത്മാ തഥൈവ കുര്യാത് ആത്മാ അത് തന്നെ ചെയ്യുന്ന സർവത്തെയും ചൈതന്യവത്താക്കുന്നു. പറഞ്ഞല്ലോ സർവവും ഈ ശരീരത്തിന്റെ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യം അഹമഹം എന്നുള്ള ബോധരൂപത്തിൽ പ്രകാശിക്കുന്ന ചൈതന്യം വിഷയമാക്കുന്ന സർവത്തെയും ചൈതന്യമായി മാക്കുന്നു. ശരീരത്തെ നേരിട്ട് തന്നെ ചൈതന്യമായി മാക്കുന്നു. ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ഈ ക്രമത്തിൽ ഉണങ്ങിയ വസ്തുവിന് ഈർപ്പം പിടിക്കുന്നു. ജലം അതിനെ കുതിർത്ത് അതിനെ ജലമയമാക്കുന്നു പോലെ അതുപോലെ ജഡമായിരിക്കുന്ന ഇവയെല്ലാം ചിന്മയമാക്കുന്നു. ആ ജലവും ശുഷ്ക വസ്തു രണ്ടും ഭൗതികങ്ങളായതുകൊണ്ട് ഒന്ന് മറ്റൊന്നിലേക്ക് സംക്രമിച്ചാലേ അത് നടക്കും. ഇവിടെ അത് വേണ്ട, ഇവിടെ അറിവ് ഇതിനെ വിഷയമാക്കിയാൽ മതി. ഇത് ചൈതന്യ സ്വരൂപമായി മാറും, ചൈതന്യമയമായി മാറും, ചൈതന്യവാ നിവ അങ്ങനെ മാറും. ഉദാഹരണം പറഞ്ഞു, മണിയുടെ ഉദാഹരണം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ബുദ്ധ്യാദി ദേഹപര്യന്തം പ്രത്യേക അജ്ഞാനഹേതുകം ജഡസ്വഭാവകം നിത്യം അവഭാസയതി സ്വയം. ബുദ്ധ്യാദി ദേഹപര്യന്തം ബുദ്ധി തുടങ്ങി ബുദ്ധി മനസ്സ്, ഇവിടെ ബുദ്ധി മനസ്സിനെ രണ്ടാക്കിയാണ് പറയുന്നത്. അഹം എന്ന് സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ബുദ്ധി. നമ്മൾ സാധാരണ അഹങ്കാരം എന്ന് പറയും. അഹങ്കാരം എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധി. ബുദ്ധിക്ക് സാധാരണ എന്താ ലക്ഷണം പറയും? നിശ്ചയാത്മിക നിശ്ചയരൂപത്തിലുള്ള അറിവിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. വാസ്തവത്തിലൂടെ നിശ്ചയരൂപത്തിലുള്ള അറിവ് ഏതാണ്? ഒരേ ഒരു അറിവേ നിശ്ചയരൂപത്തിലുള്ളൂ, ബാക്കി ഒരറിവും നിശ്ചയരൂപത്തിലില്ല. ഞാൻ എന്നെ അറിയുന്നു പോലും നിശ്ചയരൂപത്തിലല്ല. ഇന്നലെ എന്നെ യുവാവായി അറിഞ്ഞ്, ഇന്നെന്നെ വൃദ്ധനായി അറിയുന്നു. മുമ്പൊരിക്കൽ ശിശുവായി അറിഞ്ഞു, തന്നെ യുവാവായി അറിയുന്നു. അപ്പൊ ഏതറിവ് അവിടെ? നിശ്ചയമാത്മികമായ ബുദ്ധിയുള്ള ഒരേ ഒരു അറിവ്, ഒരിക്കലും മാറ്റമില്ലാത്ത അറിവ്, അഹം എന്നുള്ള ആ ബുദ്ധി. അതിനിൽ ഇതുവരെ മാറ്റം വന്നിട്ടില്ല. അറിയാറായ കാലം മുതൽ ഞാൻ എന്നെ അറിയുന്നത് അഹം, ഞാൻ. അപ്പൊ അതിലെ നിശ്ചയാത്മികമായ അറിവ്, അതുകൊണ്ടാണ് അതിനെ ബുദ്ധി എന്ന് പറയുന്നത്. മാറ്റമില്ലാത്തതായ അറിവ്. ഇതിനെ ഇപ്പോ പുസ്തകം എന്നറിയുന്നു. നാളെ മറ്റൊരു തരത്തിൽ അറിയാം, അറിഞ്ഞെന്ന് വരാം. ഇതിനെ കത്തിച്ച് ചാരമായി കഴിഞ്ഞാൽ പിന്നെ പുസ്തകം എന്നറിയില്ല, ചാരമായിട്ടേ അറിയൂ. ഇതിനെ പരതാക്കിയാൽ ഇതിനെ പിന്നെ എന്തറിയും? ഇത് വെറും കടലാസ് കഷ്ണങ്ങളായി അറിയും. അപ്പൊ ഇതിനെന്നും ഇങ്ങനെ അറിയണമെന്നില്ല. പക്ഷെ എന്നെ ഞാൻ അറിയുന്നതെന്നും അഹം എന്ന് ഞാനായി തന്നെ അറിയുന്നു. ഞാൻ എന്നുള്ള ഈ അനുഭവത്തിന് മാറ്റമില്ല. എന്നെ എനിക്ക് നീ എന്നറിയാൻ പറ്റുന്നില്ല. ഇതല്ലേ ബുദ്ധി? ഈ ബുദ്ധിയിൽ തുടങ്ങി ദേഹപര്യന്തം, പിന്നെ മനസ്സ് വികല്പരൂപത്തിൽ അറിയുന്നു. അത് ഇത്, ഇത് പുസ്തകമാണ്, ഇത് മേശയാണ്, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ പ്രാണന്മാരാണ്, മനസ്സാണ്. ഇത് മനസ്സ് പിന്നെ പ്രാണന്മാർ, ശരീരം, അതാണ് ബുദ്ധിയാദി ദേഹപര്യന്തം. ഇതിങ്ങനെ ഈ അനുഭവം നിലനിൽക്കുന്നു. അഹംബുദ്ധി തുടങ്ങി ദേഹം വരെയുള്ള ഈ അനുഭവം എന്തുകൊണ്ട്? പ്രത്യേക അജ്ഞാനഹേതുകം, പ്രത്യേക സ്വരൂപം, സ്വസ്വരൂപത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്, പ്രത്യേക അജ്ഞാനം കൊണ്ടാണ്. രണ്ടു തരത്തിൽ പറയാണ്. ഒന്ന്, തന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള ബോധമില്ലാത്ത കൊണ്ടാണ് ഇതിനെ ഇങ്ങനെ അറിയുന്നത്. ചൈതന്യം ഉള്ളതുപോലെയും മറ്റും അറിയുന്നു. എന്താ, തന്നെ കുറിച്ച് ബോധം ഉണ്ടായാൽ പിന്നെ ഇതിനെയൊന്നും അറിയത്തില്ലേ? ഇതുപോലെ അറിയില്ല. പിന്നെയുള്ള അറിവ് ഇതുപോലെയുള്ള അറിവല്ല. പിന്നെങ്ങനെയായിരിക്കും അറിയുന്നത്? ബുദ്ധ്യാദി ദേഹപര്യന്തത്തെ അറിവായി തന്നെ അറിയാം, താനായി തന്നെ ഇതിനെല്ലാം അറിയാം, തന്നെ നന്യ അല്ല എന്നറിയാം. തന്നെ നന്യമായിട്ടാണെങ്കിൽ അതില്ലാത്തതാണെന്നറിയാം. ഇങ്ങനെയെല്ലാമുള്ള അറിവുണ്ടാകുന്നത്. അപ്പോ തന്നെക്കുറിച്ചുള്ള പ്രത്യേക ജ്ഞാനം ഉള്ളത് കൊണ്ട്, തന്നെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ട് ഈ അനുഭവം ഉണ്ടാവുന്നു, ശരീരാദികളുടെ അനുഭവം. അല്ലെങ്കിൽ തന്നെക്കുറിച്ച് തന്നെയുള്ള വിപരീത ബുദ്ധി കൊണ്ട് ഇതൊക്കെ ഉണ്ടാവുന്നു. വിപരീത ബുദ്ധി എങ്ങനെയാണ്? ഞാനിതാ ഈ ശരീരമാണ്, ഇതെന്റെ മനസ്സാണ്, ഇങ്ങനെയുള്ള വിപരീത ബുദ്ധിയുണ്ട്. രണ്ടു തരത്തിലാകാം. ഒന്നുകിൽ തന്നെ കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടും, അല്ലെങ്കിൽ തന്നെ തന്നെയുള്ള വിപരീത ബുദ്ധി കൊണ്ട് ഇതെല്ലാം അനുഭവപ്പെടുന്നു. അജ്ഞാനത്തിന് രണ്ടർത്ഥമുണ്ട്, അവിദ്യ എന്നെല്ലാം പറഞ്ഞു. ബുദ്ധ്യാദി ദേഹപര്യന്തം പ്രത്യേക അജ്ഞാനഹേതകം, പ്രത്യേക അജ്ഞാനം കൊണ്ടാണ് ഈ ദേഹപര്യന്തം ഇതിങ്ങനെ നിലനിൽക്കുന്നത്. ജഡസ്വഭാവകം നിത്യം അവഭാസയതി സ്വയം. ഇതെല്ലാം ജഡസ്വഭാവമായിട്ട് അനുഭവപ്പെടുന്നു. നിത്യം അവഭാസയതി, സദാ ഇതിനെ ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ജഡമായിട്ടാണല്ലോ പ്രകാശിപ്പിക്കുന്നത്. നിത്യം സദാ എന്ന് പറഞ്ഞാൽ ജാഗ്രത ഇതിനെ കുറിച്ച് ചിന്തിച്ചാൽ ജഡസ്വഭാവമായിട്ടറിയുന്നു. ഇനി ജാഗ്രത ഇരുന്നുകൊണ്ട് സ്വപ്നത്തെ കുറിച്ച് ചിന്തിച്ചാലോ അതും ജഡസ്വഭാവം തന്നെ. ഇനി സുഷുപ്തിയെ കുറിച്ച് ചിന്തിച്ചാലോ അതും ജഡസ്വഭാവം തന്നെ. എന്താണ് സുഷുപ്തിയെ ഇവിടെ ഇതെന്ന് ചിന്തിച്ചറിയുന്നത്? ഇരളായി പറയുന്നു, ഒന്നും അറിയാൻ വയ്യാത്ത ഒരിരളും. അതും ജഡസ്വഭാവം തന്നെ. അപ്പോൾ ജാഗ്രതയിലെ ഈ ബോധം കൊണ്ട് ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ കുറിച്ച് ചിന്തിച്ചാൽ കിട്ടുന്ന എന്താണ്? കേവലം ഒരു ജഡസ്വഭാവമാണ്. നിത്യമോഭാസേദി, സർവത്തെയും ജഡസ്വഭാവമായി പ്രകാശിപ്പിക്കുന്ന ഒരു സ്വയം, ഈ അറിവ്, സ്വസ്വരൂപമായിരിക്കുന്ന അറിവ്, സർവത്തെയും ജഡരൂപത്തിൽ, ഇത് സ്വാഭാവികമായിട്ടുള്ള അറിവിനെ കുറിച്ച് പറയുക, വിവേകത്തെ കുറിച്ചല്ല. സർവത്തെയും ജഡമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ അറിവിനെ കുറിച്ച് പറയുന്നു. ബുദ്ധ്യാദിഷുവി സൂക്ഷ്മേഷു യസൂക്ഷ്മതമമിച്ചതേ ബുദ്ധ്യാദി കാരണം നിത്യം ആത്മാ അവിദ്യേതി ഭണ്ണീതി. നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് അവിദ്യ, രണ്ടു തരത്തിൽ പറയാം. ഒന്നും അറിയാതിരിക്കുക, മറ്റൊന്നറിയുക, രണ്ടും അവിദ്യയാണ്. ബുദ്ധ്യാദിഷുവി സൂക്ഷ്മേഷു യസൂക്ഷ്മതമമിച്ചതേ, ബുദ്ധ്യാദികൾ തന്നെ സൂക്ഷ്മമാണ്. മനസ്സിലാക്കും, ഇതിനെ മനസ്സിലാക്കും പോലെ ബുദ്ധിയെ മനസ്സിലാക്കുന്നു. അതിസൂക്ഷ്മമാണ് അതിന്റെ സ്വരൂപത്തെ ഗ്രഹിക്കുന്നത്. അതറിവാണ് ശരി, പക്ഷെ എങ്ങനെ എന്തുകൊണ്ടെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് പ്രയാസമുള്ളതാണ് ഗ്രഹിക്കാൻ. അങ്ങനെ ബുദ്ധിയാദിഷു വിസൂക്ഷ്മേഷു സൂക്ഷ്മതമിച്ച് അതിന് സൂക്ഷ്മമായിരിക്കുന്നു. ബുദ്ധിയെ തന്നെ പിടികിട്ടുന്നില്ല, പിന്നെ എങ്ങനെയാ ബുദ്ധിയുടെ കാരണത്തെ പിടികിട്ടുന്നത്? നമ്മുടെ അറിവിനെ ഉപയോഗിച്ച് വിഷയങ്ങളെ പഠിക്കുന്നു. ദേഹാദി വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഇവിടെ പറയുന്നത് അങ്ങനെ ദേഹാദി വിഷയങ്ങളെ പഠിക്കുന്ന ഈ അറിവിന് തന്നെ പോരായ്മയുണ്ട്. ഈ അറിവ് പോരാ ബുദ്ധി, അത് നമുക്ക് മനസ്സിലാക്കാതെയാണ് നമ്മൾ ആ അറിവിനെ കൊണ്ട് മറ്റു വിഷയങ്ങളെ പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് അറിവിനെ പഠിക്കാൻ കഴിയാത്തത്? കാരണം അറിവ് സൂക്ഷ്മമാണ്, ബുദ്ധി സൂക്ഷ്മമാണ്. ഉള്ളിൽ അഹം എന്ന് സ്ഫുരിക്കുന്നു. ഓരോ വിഷയത്തെയും ഗ്രഹിക്കുമ്പോൾ വിഷയം ബോധമായി നിൽക്കുന്നു, അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, അത് സൂക്ഷ്മമാണ്. ആ ബുദ്ധി കൊണ്ടാണ് നമ്മൾ വിഷയങ്ങളെല്ലാം പഠിക്കുന്നത്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ബുദ്ധിയെക്കാളും സൂക്ഷ്മമായിരിക്കുന്ന ബുദ്ധിക്കും കാരണമായിരിക്കുന്ന എന്താണ്? ബുദ്ധിയാദി കാരണം നിത്യം ആത്മാവിദ്യ ഇത് പറഞ്ഞതാണ്. ബുദ്ധിയാദികൾക്കും കാരണമായിരിക്കുന്ന ആത്മാവിദ്യ എന്ന് പറയും. എപ്പോഴെല്ലാം അറിയില്ല എന്ന് പറയുന്നു, അപ്പോഴെല്ലാം ആത്മാവിദ്യയുണ്ട്. ഈ ജാഗ്രതത്തിന്റെ തത്വം നിനക്കറിയാമോ? ഇല്ല, എനിക്കറിയില്ല. ഉണ്ടല്ലോ അവിടെ വിദ്യ. അപ്പൊ ജാഗ്രത്തിൽ ആ വിദ്യയുണ്ട്. ജോ ഈശ്വരി, സ്വപ്നത്തിന്റെ തത്വം നിനക്കറിയാമോ? ഇല്ല, അറിയില്ല. എന്താണ് ജാഗ്രതത്തിന്റെ തത്വം എന്ന് പറയുന്നത്? ജാഗ്രതത്തിൽ പരമാർത്ഥമായിരിക്കുന്ന എന്തോ അതറിയാമോ? അറിയില്ല. ശരി, സ്വപ്നത്തിൽ എന്താ പരമാർത്ഥമായിരിക്കുന്നത്? അത് നിന്റെ സ്വരൂപമാണ് എന്ന് നിനക്കറിയാമോ? അറിയില്ല. അവിടെയുണ്ടല്ലോ വിദ്യ. ശരി, അതും പോട്ടെ. സുഷുപ്തിയിൽ എന്താണ് പരമാർത്ഥമായിരിക്കുന്നത് അറിയാമോ? പറയുന്നില്ല, എനിക്കറിയില്ല. അവിടെയുണ്ട വിദ്യ. ഇതാണ് സുഹൃത്തിൽ അവിദ്യ ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ ധരിച്ചിരിക്കുന്ന രീതിയിലല്ല. ഇവിടെ ഇരുന്നു കൊണ്ട് ചിന്തിക്കുമ്പോൾ സുഹൃത്തിയുടെ തത്വത്തെ അറിയാൻ പറ്റുന്നില്ല. ജാഗ്രതത്തിന്റെ തത്വത്തെ അറിയാൻ കഴിയാത്ത പോലെ സ്വപ്ന തത്വത്തെ അറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെയെല്ലാം തത്വമായിരിക്കുന്ന ഏകമായ ജ്യോതിസാണ്, അതറിയാൻ കഴിയുന്നില്ല. അതിന് പറയും അവിദ്യ. അത് അതിനെ എന്തുകൊണ്ട് അറിയാൻ ശ്രമിക്കുന്നത്? അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതാണ് അവിദ്യ. ബുദ്ധ്യാദിഷു സൂക്ഷ്മേഷു യസൂക്ഷ്മത നിശ്ചിതേ ബുദ്ധ്യാദി കാരണം നിത്യം ആത്മാവിദ്യയേരി ഭണ്യ. അതാണ് ആത്മാവിദ്യ എന്ന് പറയുന്നത്. അത് സദാ ഉണ്ട്. ജാഗ്രത അനുഭവത്തെക്കുറിച്ച് ചിന്തിച്ചാലും സ്വപ്നാനുഭവത്തെക്കുറിച്ച് ചിന്തിച്ചാലും സുഷുപ്തി അനുഭവത്തെക്കുറിച്ച് ചിന്തിച്ചാലും അതിൻ്റെ എല്ലാം പരമാർത്ഥ തത്വം എന്തെന്ന് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന എന്താണ്? അവിദ്യയാണ്. എന്നുവെച്ചാൽ അറിവില്ലായ്മയാണെന്നർത്ഥം. അപ്പൊ ബുദ്ധിയാദികൾ ഈ രൂപത്തിൽ അനുഭവപ്പെടുന്നതിന് അതിന്റെ പരമാർത്ഥ രൂപത്തിലല്ല, ഇപ്പൊ അനുഭവിക്കുന്ന ഈ രൂപത്തിൽ അനുഭവപ്പെടുന്നതിന് കാരണം എന്താണോ, ഇതിന്റെ എല്ലാം പരമാർത്ഥമായിരിക്കുന്ന തത്വത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അതാണ് പറഞ്ഞത് അവിദ്യയ്ക്ക് രണ്ടർത്ഥം, ഒന്ന് അറിവില്ലായ്മ, മറ്റൊന്ന് ആ ഈ പരമാർത്ഥ തത്വത്തിന്റെ തന്നെ ശക്തി വിശേഷമാണ് ഈ ബുദ്ധിയാദി രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്, അതിനെ അവിദ്യ എന്ന് പറയുന്നു. ഒന്ന് ഈ ജാഗ്രതാദികളുടെ പരമാർത്ഥത്തെ അറിയുന്നില്ല, മറ്റൊന്ന് ജാഗ്രതാദികൾ ഈ രൂപത്തിൽ പ്രകാശിക്കുന്നു, രണ്ടും അവിദ്യയാണ്. അവിദ്യയെ രണ്ടു തരത്തിൽ മനസ്സിലാക്കിയാൽ പൂർണ്ണമാകും. അത് അവിദ്യാകാര്യമായിരിക്കുന്ന ബുദ്ധിയാദികളെക്കാളും സൂക്ഷ്മമാണ്. നേരത്തെ പറഞ്ഞു ബുദ്ധിയാദികളെയൊക്കെ സൃഷ്ടിച്ചത് അവിദ്യയാണ്. അപ്പൊ അവിദ്യയുടെ കാര്യമായിരിക്കുന്ന ബുദ്ധിയാദികളെക്കാൾ കാരണമായ അവിദ്യ സൂക്ഷ്മമായിരിക്കും, പിടിതരുന്നില്ല. എന്താണ് ഈ അവിദ്യ, അതെങ്ങനെ സംഭവിക്കും? ഏകനും നിർഗുണനുമായിരിക്കുന്ന ആത്മാവിനെങ്ങനെ അവിദ്യ വരും? ആത്മാവ് ഒരു അവിദ്യയുമായിട്ട് എങ്ങനെ സംബന്ധം വരും? അങ്ങനെ നിർഗുണമായിരിക്കുന്ന ആത്മാവിൽ നിന്ന് അവിദ്യ എന്ന് പറയുന്ന ശക്തി കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ സൃഷ്ടിക്കും? നിരവധി ചോദ്യങ്ങളല്ലേ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്ക് എന്താ ഉത്തരം കിട്ടാത്ത കാരണം? അവിദ്യ, അവിദ്യയെ അറിയാൻ ശ്രമിക്കുന്ന അറിവിനേക്കാളും സൂക്ഷ്മമാണത് എന്നാ പറയുന്നു. അവിദ്യയെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്ന അറിവിനെയാണ് ഇവിടെ ബുദ്ധി എന്ന് പറയുന്നത്. ആ ബുദ്ധിയെക്കാളും സൂക്ഷ്മമായിരിക്കുന്നു അതിന്റെ കാരണമായിരിക്കുന്ന അവിദ്യ. പിന്നെങ്ങനെയാ ഈ അറിവിന് അതിനെ പിടികിട്ടും എന്ന് പറയുന്നത്, ബുദ്ധിയാദി ശ്വവിസൂക്ഷ്മേഷു സൂക്ഷ്മസ്തമമുച്ചത്, ബുദ്ധിയാദി സൂക്ഷ്മങ്ങളെക്കാളും സൂക്ഷ്മമായിരിക്കുന്നു ബുദ്ധിയാദി കാരണം, ബുദ്ധിയാദികൾക്കും കാരണമായിരിക്കുന്നു. നിത്യം ആത്മാവിദ്യയിൽ ഭണ്ഡിത, അതിനാണ് ആത്മാവിദ്യ എന്ന് പറയുന്നത്. അത് സദാ നിലനിൽക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധി കൊണ്ട് അതിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അവിദ്യ ബുദ്ധിക്കും ഗ്രഹിക്കാൻ കഴിയാത്ത അത്രയും സൂക്ഷ്മമാണ്. അവിദ്യ ഈ ബുദ്ധിക്ക് കാരണമായ അവിദ്യ ഈ ബുദ്ധി നിലനിൽക്കുമ്പോഴെല്ലാം നിൽക്കണമല്ലോ. പാത്രത്തിന് കാരണമായിരിക്കുന്ന മണ്ണ് പാത്രം നിലനിൽക്കുന്നിടത്തോളം കാലം ഉണ്ടായിരിക്കുന്നു, ഉണ്ടായേ തീരും. പാത്രം നിലനിൽക്കുക മണ്ണില്ലാതെ അത് പറ്റില്ല. അപ്പൊ ബുദ്ധിക്കും കാരണമായിരിക്കുന്ന അവിദ്യ ബുദ്ധി നിലനിൽക്കുന്നിടത്തോളം കാലം നിൽക്കണം, ബുദ്ധിയുള്ളപ്പോൾ അത് കൂടിയേ തീരും. എന്നാണെങ്കിലോ അഭി കൂടസ്ഥപക്ഷ പ്രതീജ സംഘകാരകം തത്വമസ്യാദി വാക്യോത്യ ജ്ഞാന ബാധ്യം ച തദ്വിധോ. പക്ഷേ ഈ അവിദ്യ എന്ന് പറയുന്ന ഈ പറയുന്ന ബുദ്ധിക്ക് അറിവിനും കാരണമാണ്, അറിവിനേക്കാൾ സൂക്ഷ്മമാണ്, അത് അറിവിനെ നിലനിർത്തുന്നതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അഭി കൂടസ്ഥപൂഷ പ്രതീജ സംഘകാരണം, കൂടസ്ഥ സ്വരൂപമായിരിക്കുന്ന പ്രത്യക്സ്വരൂപമായിരിക്കുന്ന സ്വസ്വരൂപത്തിനും സംഘകാരകം, സംഘത്തെ ഉണ്ടാക്കുന്നത് അപി ആണെങ്കിലും ഏത് അവിദ്യ, അവിദ്യയുടെ സൃഷ്ടിയാണ് ഇതെല്ലാം ഈ കാണുന്ന ബുദ്ധിയാദികളെല്ലാം. അത് തന്റെ കാര്യങ്ങളെക്കാളെല്ലാം സൂക്ഷ്മമാണ്, അതൊക്കെ അംഗീകരിക്കുന്നു. അത് വാസ്തവത്തിൽ നിസ്സംഗമായിരിക്കുന്ന സ്വസ്വരൂപത്തിന് സംഘത്തെ ഉണ്ടാക്കുന്നു, ബന്ധത്തെ ഉണ്ടാക്കുന്നു എന്നർത്ഥം. ബന്ധം തന്നിലില്ല, ഇല്ലെങ്കിലും അതിന് ബന്ധത്തെ ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ അവിദ്യ നശിക്കുന്നതിന് ഒരു വഴിയും കാണുന്നില്ല. കാരണം അത് അനാദി നിത്യമായിരിക്കുന്നു എന്ന് പറയുന്നു. നിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നേരത്തെ പറഞ്ഞു എന്താണോ, ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഇതെല്ലാം വേറൊരു തലമില്ലല്ലോ. എവിടെ ചിന്തിച്ചാലും അവിടെയെല്ലാം അതിനെ കാണുന്നു. എന്തുകൊണ്ട്? ഒരു സ്ഥലത്തുമുള്ള പരമാർത്ഥത്തെ അറിയാൻ കഴിയുന്നില്ല, ജാഗ്രത പരമാർത്ഥത്തെ അറിയാൻ കഴിയുന്നില്ല, സ്വപ്ന പരമാർത്ഥത്തെ അറിയാൻ കഴിയുന്നില്ല, സൃഷ്ടിയുടെ പരമാർത്ഥത്തെ അറിയാൻ കഴിയുന്നില്ല. സർവത്ര പറയുന്നു അജ്ഞോഹം, ഞാൻ അജ്ഞനാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് ഈ നിസ്സംഗമായിരിക്കുന്ന കേവല ജ്യോതിസായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ ബന്ധനത്തെ ഉണ്ടാക്കുന്നതാണെങ്കിലും തത്വമസ്യാദി വാക്യോജ്ഞാനബാധ്യം, തത്വമസ്യാദി തത്വമസി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനത്താൽ അത് ബാധിക്കപ്പെടുന്നതാണ്. അതായത് ഈ ബുദ്ധി കൊണ്ടല്ല അത് ബാധിക്കുന്നത്. ചൈതന്യ സ്വരൂപമായിരിക്കുന്ന സ്വസ്വരൂപത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ബുദ്ധി, ആ ബുദ്ധിയിലൂടെ താതാത്മ്യം സംഭവിച്ചിരിക്കുന്ന ഇന്ദ്രിയാദികൾ, ദേഹപര്യന്തമുള്ളവ, ഇവയ്ക്കെല്ലാം കാരണമായിരിക്കുന്ന ഈ ബുദ്ധി ഇതുകൊണ്ടല്ല, ഇതിനതിന് ശേഷിയില്ല. മറിച്ച് തത്വമസി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധി അത് ഈ അവിദ്യയെ ബാധിക്കുന്നു. എന്താ ഈ ബുദ്ധി ബാധിക്കാത്തത്? ഈ ബുദ്ധി എന്താ ബോധിപ്പിക്കുന്നത്? അഹം, അഹം ഇവിടെ ഉറച്ചിരിക്കുന്നത് ഈ സംഘാതത്തിലാണ്. ഈ ബുദ്ധി പറയുന്നത് നീ ഇതാണ്, ഈ സംഘാതമാണ്. തത്വമസ്യാദി വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ബുദ്ധി എന്താണ് പറയുന്നത്? നീ തത്താണ്, പരമാർത്ഥ വസ്തുവാണ്. അപ്പൊ ഈ ബുദ്ധിക്ക്, ഇപ്പം നിലവിലിരിക്കുന്ന ഈ ബുദ്ധിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം തത്വമസി എന്ന് പറയുന്നു. വാക്യാർത്ഥ രൂപത്തിൽ ഉള്ള ആ ബുദ്ധിക്ക് കഴിയും. അത് ഈ ബുദ്ധിയുടെ കാരണമായിരിക്കുന്ന അവിദ്യയെ ബാധിക്കുന്നു, ഇവിടെ നശിപ്പിക്കുന്നു എന്നല്ല പറഞ്ഞു, ബാധിക്കുന്നു എന്നാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതൊന്നും പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നു, അതാണ് ബാധിക്കുക എന്ന് പറഞ്ഞത്. ഇതിന്റെ നാശം എന്ന് പറഞ്ഞാൽ അത് തന്നെ, ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുക. ഈ ബുദ്ധിയും ഈ ബുദ്ധിയുടെ കാര്യങ്ങളും അല്ല പരമാർത്ഥം, മറിച്ച് ഇതിന്റെ എല്ലാം വാസ്തവ സ്വരൂപമായിരിക്കുന്ന എന്തോ സ്വസ്വരൂപം, അതാണ് പരമാർത്ഥം എന്ന് ബോധിപ്പിക്കുന്നത്. അതാണ് ബാധ. മരുഭൂമിയിൽ കാണുന്ന ആ ജലം ജലമല്ല എന്ന് ബോധിപ്പിക്കുന്ന ബാധ. കുളത്തിലെ വെള്ളം വറ്റിപ്പോയി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ നാശം, രണ്ട് കാര്യമാണ് ഇവിടെ ബാധ സംഭവിക്കുന്നു. ബാധ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് അവിദ്യാകാര്യമാണ്. അവിദ്യാകാര്യമായി ഏതെങ്കിലും ബാധ സംഭവിക്കാം. അവിദ്യാകാര്യം എന്ന് പറഞ്ഞാൽ അത് പരമാർത്ഥമല്ലെന്നാണ് അർത്ഥം. പ്രതീതമാകുന്നു, പരമാർത്ഥമല്ല. അപ്പൊ പരമാർത്ഥം അല്ല എന്നുള്ള ബോധം അത് സംഭവിക്കുന്നു ബുദ്ധിയാദി സർവത്തിൽ. അതിന് വീണ്ടും കൊണ്ട് ശ്രുതിയെ യോജിപ്പിക്കുകയാണ്. അബാധ ഉണ്ടാക്കുന്ന ആരാണ്? ശ്രുതി, ഉപദേശം, അതാണ് അബാധ ഉണ്ടാക്കുന്നത്. അപ്പോ ഈ അവിദ്യ എന്ന് പറയുന്ന ആത്മശക്തി അത് ബുദ്ധ്യാദികളെ പ്രതീതമാക്കുന്നു. അവിദ്യ എന്ന് പറയുന്ന തുരിയ ശക്തി, തുരിയന്റെ ശക്തി വിശേഷം. ബുദ്ധ്യാദി ദൃശ്യത്തെ പ്രതീതമാക്കുന്നു. ആ ബുദ്ധ്യാദി ദൃശ്യത്തിനുള്ള, അവിടെ പറഞ്ഞല്ലോ, സൃഷ്ടി സ്ഥിതി സംഹാരം ഉത്പത്തി നാശങ്ങൾ എല്ലാത്തിനെയും അതിൽ അനുഭവപ്പെടുത്തുന്നു കാലദേശ ബന്ധം കൊണ്ട്. അവിടെ പറയുന്നു, ഞാൻ ഇന്നലെ ജനിച്ചു, ഇന്ന് നിലനിൽക്കുന്നു, നാളെ മരിക്കും എന്ന് പറയുന്നു. ബുദ്ധിക്ക് ദേഹ താതാമ്യം വന്നിട്ട് ദേഹധർമ്മങ്ങളെ സ്വയം സ്വീകരിച്ചുകൊണ്ട് ബുദ്ധി പറയുന്നു, ഞാൻ ഉണ്ടായവനാണ്, നിലനിൽക്കുന്നവനാണ്, നശിക്കുന്നവനാണ്. അപ്പൊ ഈ അനുഭവ പരമ്പരയ്ക്ക് കാരണമായിരിക്കുന്നത് അവിദ്യ. അപ്പൊ അവിടെ സൃഷ്ടമായിരിക്കുന്ന ദേഹാദികളിൽ അവിദ്യ, അങ്ങനെയാണ് നമ്മൾ ധരിക്കുന്നത്. ഇതെല്ലാം സൃഷ്ടമാണ്, നേരത്തെ തന്നെ ഉള്ളതാണ് ദേഹാദികൾ. അതിനൊരു അവിദ്യാബന്ധം വരികയാണ്, ഒരു മിഥ്യാബന്ധം വരികയാണ്. എന്നിട്ട് കൽപ്പിക്കുകയാണ് ഈ ശരീരം എന്റേതാണ്. അല്ലാതെ അവിദ്യ സൃഷ്ടമല്ലാതെ, അല്ലാതെ തന്നെ സൃഷ്ടമാണ്. എന്റെ അവിദ്യ അല്ല ഇതിനെ സൃഷ്ടിച്ചത്, ഈ ശരീരം കിട്ടിയ മാതാപിതാക്കളിൽ നിന്നാണ്. അങ്ങനെ കിട്ടിയ ശരീരത്തിൽ അവിദ്യാബന്ധം വരുന്നു. അവിദ്യ കൊണ്ടിട്ട്, അവിദ്യാസംബന്ധം കൊണ്ട് ശരീരം എന്റേതാണെന്ന് ധരിക്കുന്നു. ഇങ്ങനെ കരുതുന്നവരുണ്ട്. ഇവിടെ അതല്ല പറയുന്നു, താൻ സൃഷ്ടിക്കുന്ന ശരീരം, മാതാപിതാക്കൾ സൃഷ്ടിക്കുന്ന ശരീരം, അങ്ങനെ ശരീരങ്ങൾ പലതിൽ, ഇതിനൊരു സ്വഭാവമേ ഉള്ളൂ. എന്താണോ ഇതെല്ലാം തുരിയ സൃഷ്ടമാണ്. തുരിയ സൃഷ്ടമായ ഈ ശരീരത്തിന് ജീവൻ കൊടുക്കുന്ന വ്യാഖ്യാനമാണ്. അതിലവൻ്റെ കണ്ടെത്തലുകളാണ്. എന്താണ് ഇത്? മാതാപിതാക്കളിൽ നിന്നുണ്ടായി, ഇത് അനാദിയായി നിൽക്കുന്നതാണോ, ഇത് പഞ്ചഭൂതാത്മകമാണോ, ആത്യന്തികമായ ഇതെന്താണ്? തുരിയന്റെ സൃഷ്ടിയോ തസ്സൃഷ്ടോ? തുരിയൻ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിക്കും, ശരീരത്തെ സൃഷ്ടിച്ച മാതാപിതാക്കളല്ലേ? സൃഷ്ടിക്കാത്ത വേറെ സൃഷ്ടികളാകുന്നില്ലേ? തുര്യൻ സൃഷ്ടിച്ചത് മണ്ണ്, കുലാലം സൃഷ്ടിച്ചത് പാത്രം, അങ്ങനെ ആയിക്കോളും. അങ്ങനെ രണ്ട് സൃഷ്ടി നമ്മൾ കാണുന്നുണ്ടല്ലോ. രണ്ട് സൃഷ്ടി കാണുന്ന എന്തുകൊണ്ട്? കുലാലനെ വേറെ കാണുന്നു, മാതാപിതാക്കൾ വേറെ കാണുന്നു, ജഗസൃഷ്ടികർത്താവിന് വേറെ കാണുന്നുകൊണ്ടാണ്. ഇവിടെ അങ്ങനെയുള്ള ഭേദബുദ്ധി അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നത്, ഇതിൽ എല്ലാത്തിലും ഏകമായിരിക്കുന്ന ഒരേ തുര്യനാണ്. ആ തുര്യന്റെ അവിദ്യാശക്തി കൊണ്ടുള്ള സൃഷ്ടിയാണ് സർവത്ര നടക്കുന്നത്. അതിനെ മനസ്സിലാക്കണമെങ്കിൽ എന്താണോ ജാഗ്രതത്തിലേക്ക് വരുന്നു. ജാഗ്രതത്തിൽ തുരിയൻ അവിദ്യാശക്തി കൊണ്ട് ഇതിനെല്ലാം സൃഷ്ടിക്കുന്നു. കുലാലൻ അവിദ്യാശക്തി കൊണ്ടല്ലല്ലോ സൃഷ്ടിച്ചത്, കുലാലൻ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്. നിങ്ങൾ പറയുന്നത് ഇതൊക്കെ അവിദ്യാശക്തി കൊണ്ട് സൃഷ്ടിച്ചു വന്നു. ശരി, കുലാലിന് സൃഷ്ടിക്കാനുള്ള മണ്ണ് ഇവിടുന്ന് വന്നു, മണ്ണുകൊണ്ടാണ് കുലാലിന് സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. മണ്ണ് ഇവിടുന്ന വന്നു, മണ്ണിനെ എങ്ങനെ സൃഷ്ടിച്ചു? ആണ് പറയുന്നത് അവിദ്യാശക്തി കൊണ്ട് തന്നെയാണ്. ആ സൃഷ്ടി കർത്താവിലിരിക്കുന്ന ശക്തി കൊണ്ട് തന്നെയാണ്. ആ പുലാൽ ബാഹ്യമായ ഉപാദാനത്തെ സ്വീകരിച്ചിട്ട്, മണ്ണാകുന്ന ഉപാദാനത്തെ സ്വീകരിച്ചിട്ട് സൃഷ്ടിച്ചു പാത്രത്തെ. ഇവിടെ ഈ പറയുന്ന തുര്യൻ എന്ത് ഉപാദാനത്തെ സ്വീകരിച്ചിട്ടാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്? അവിടെ മണ്ണുണ്ടോ? ആ ഉപാദാനമാണ് അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യ എന്ന് പറയുന്ന ആ ഒരു ഉപാദാനത്തെ സ്വീകരിച്ചുകൊണ്ട് സർവ ശരീരത്തിലും സ്ഥിതി ചെയ്തുകൊണ്ട് അതേസമയം ഏകനായിരുന്നു കൊണ്ട് ഒരേ ഒരു തുര്യൻ തന്നെയാണ് സർവസൃഷ്ടികളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടത്തുന്നു. ആ തുര്യന്റെ സ്വീകരിക്കുന്ന ഉപാധിയുടെ ഭേദമനുസരിച്ച് സൃഷ്ടിക്ക് ഭേദം വരുന്നു. ആ തുര്യന്റെ സൃഷ്ടിയിൽ തന്നെയാണ് ഇവിടെ നിസ്സംഗനായിരിക്കുന്നത്. ആ തുര്യന് സംഘത്തെ അതേമായ അവിദ്യ ഉണ്ടാകുന്നത്. ഏതൊരു അവിദ്യയാണോ തുര്യൻ ഈ സൃഷ്ടികളെയൊക്കെ ഉണ്ടാക്കിയത്, നാനാതരത്തിലുള്ള ആ സൃഷ്ടികളിൽ അതേ തുര്യനെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ, അത് തന്നെ സംഘത്തെ ഉണ്ടാകുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവികൂടസ്ഥ ഉപുഷ പ്രതീജ സംഘകാരകം എന്ന് പറഞ്ഞിരിക്കുന്നു. ആ സംഘത്തെ ഉണ്ടാക്കുന്ന അവിദ്യ, സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന അവിദ്യ, തമസ് പല പേര് പറയും. അത് തന്നെയാണ് അവിടെ ആ സൃഷ്ടിയിൽ സംഘത്തെ ഉണ്ടാക്കുന്നത്. അയ്യോ എനിക്കിതൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല, ഞാനല്ല എന്റെ ശരീരത്തെ സൃഷ്ടിച്ചത്, നീയാണ് എന്റെ ശരീരത്തെ സൃഷ്ടിച്ചതെന്ന് ഇവിടെ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അത് പരമാബദ്ധമായി പോകും. മറിച്ച് എന്താ പറയുന്നത്? തുര്യനാണ് സൃഷ്ടിച്ചത്, ഞാനാ തുര്യനല്ലോ എന്ന് പറഞ്ഞാൽ നീ അതാണ്. എങ്ങനെ? സർവ അന്തര്യാമിയായി നീ തന്നെയാണ്, നീ അത് തന്നെയാണ്. അപ്പൊ സർവാന്തര്യാമിയായിരിക്കുമ്പോ പലതരത്തിൽ സൃഷ്ടി സംഭവിക്കാം. കുലാലനായും സൃഷ്ടി സംഭവിക്കാം, ഈശ്വരനായും സൃഷ്ടി സംഭവിക്കാം, എന്നുവെച്ചാൽ അവിടെ നിന്നെല്ലാം സൃഷ്ടി സംഭവിക്കും. അപ്പൊ സൃഷ്ടിക്ക് കാരണമായി ഒരേ ഒരു തുര്യൻ, ആ തുര്യന്റെ അവിദ്യാശക്തി ഇതേയുള്ളൂ. സൃഷ്ടിയും തുര്യനുമായി പൊരുത്തപ്പെടാത്തതുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് ജലമാണ് ചെയ്തിനും ഇങ്ങനെയുള്ള ദോഷങ്ങളുള്ളതുകൊണ്ട് ഇടയ്ക്കൊരു അവിദ്യാശക്തി സ്വീകരിക്കുന്നു. അപ്പൊ ആ വിദ്യാശക്തിയുടെ സൃഷ്ടിയുള്ളൂ ഇവിടെ. അത് ആ ശക്തി തന്നെ ഇതിനോട് അവൻ സംഘത്തെ ഉണ്ടാക്കുന്നു. സൃഷ്ടിയുടെ രഹസ്യം അതുകൊണ്ട് അവൻ അറിയാൻ കഴിയുന്നില്ല. അപ്പൊ അറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതും ആ വിദ്യയെ തന്നെയാണ്. അപ്പൊ അതിന്റെ സ്വഭാവം മാറുന്നു. അതുകൊണ്ടാണ് മുമ്പ് ഞാൻ പറഞ്ഞത്, എന്താണ് ഇതിന് വിക്ഷേപമൊന്നും ആവരണമൊന്നും പറയുന്ന അർത്ഥത്തിന് ഈ സൃഷ്ടിയുടെ തത്വത്തെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പറയുന്നത് ആവരണമാണ്. ഈ സൃഷ്ടിയൊക്കെ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, സൃഷ്ടിയെ വിഷയമാകുന്നു. അവൻ പറയുന്നു അത് വിക്ഷേപമാണ് എന്ന് പറയുന്നു. ഇവിടെ ആ ശബ്ദങ്ങളല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ അവിദ്യ എന്നുള്ള ഒരു ഒറ്റ ശബ്ദം കൊണ്ട് തന്നെ ആ രണ്ടർത്ഥത്തെയും പറയുകയാണ്. അപ്പൊ കൂടസ്ഥ ഭൂഷ പ്രതീജ സംഘകാരകം തത്വമസ്യ. പക്ഷെ അങ്ങനെയുള്ള ആ അവിദ്യയെ, അത് സ്വരൂപത്തെ മറിക്കുന്നതായാലും ശരി, നാനാരൂപത്തിലുള്ള സൃഷ്ടിയെ ഉണ്ടാക്കുന്നതായാലും ശരി, അതിനെ ഈ ബുദ്ധി തത്വമസി എന്ന് പറയുന്ന വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ബുദ്ധി അവനെ ബാധിക്കുന്നു. എന്തുകൊണ്ട് അത് ബോധിപ്പിക്കുന്നു? ആ സൃഷ്ടി നടത്തി അതിൽ അനുപ്രവേശിച്ചിരിക്കുന്ന അവൻ തന്നെയാണ് നീ, അതാണ് നിന്റെ സ്വരൂപം എന്ന് ബോധിപ്പിക്കും. അപ്പൊ തന്റെ തന്നെ അവിദ്യാശക്തി കൊണ്ടാണ് ഈ സൃഷ്ടിയെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അത് താനെന്ന് പറയുന്നത് കേവലം വ്യഷ്ടിഭാവത്തിലല്ല, സർവ അന്തര്യാമിയായ തുര്യൻ എന്നുള്ള ഭാവത്തിൽ. ആ തുര്യന് എന്റെ അവിദ്യാശക്തി, അത് ഒരു ശക്തി ഇതെല്ലാം സൃഷ്ടിക്കുന്നു. അനന്തശക്തിയെ സ്വീകരിക്കുന്നു. കുലാലനിൽ അവർ രൂപത്തിലിരിക്കുന്നു, മാതാപിതാക്കൾ വേറെ രൂപത്തിലിരിക്കുന്നു, ഈശ്വരൻ വേറെ രൂപത്തിലിരിക്കുന്നു. ഒന്ന് തന്നെ അനന്തശക്തി രൂപത്തിലിരുന്നു കൊണ്ട് അനന്തമായ സൃഷ്ടിയുടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരേ ഒരു തുര്യൻ തന്നെ, തുര്യൻ അനന്തശക്തികളുണ്ടെന്ന് പറയാം. ശക്തി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പദാർത്ഥം ഒരു കഴിവെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ആ തുര്യന്റെ തന്നെ ഒരു സ്വഭാവവിശേഷം എന്നുള്ള അർത്ഥത്തിലാണ്. അതങ്ങനെയുണ്ട്, സൃഷ്ടിക്കുന്നതിനുള്ള ഒരു സ്വഭാവം അതിനുണ്ട്. അതുകൊണ്ട് സൃഷ്ടിയെ കുറിച്ച് ആശങ്ക വേണ്ട. ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന അവിദ്യ അത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ എന്നും നിലനിർത്തി ഇങ്ങനെ നിലനിൽക്കും എന്നുള്ള ആശങ്കയും വേണ്ട. സൃഷ്ടിച്ചവനാണ് ഇതിൽ അനുപ്രവേശിച്ചിരിക്കുന്നവൻ എന്ന് സൃഷ്ടിയുടെ സ്വരൂപ സൃഷ്ടികർത്താവിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോ അത് ബാധിച്ചു പോകുന്നു. എങ്ങനെയാ ബാധിച്ചു പോകുന്നു? അവനെ സംബന്ധിച്ചിടത്തോളം താൻ സൃഷ്ടികർത്താവ്, തന്റെ ശക്തി കൊണ്ട് സൃഷ്ടി അങ്ങനെ സൃഷ്ടിക്കുന്ന ഒരു ശക്തി, ഇങ്ങനെയുള്ള ഭേദമില്ല അവിടെ. ഈ ഭേദത്തെ അവൻ നിരാകരിക്കുന്നു, അവനെ ബാധിക്കുക എന്ന് പറയും. തത്വമുസ്യാദി വാക്യോത്തി ജ്ഞാനബാധ്യം, ജ്ഞാനം കൊണ്ട് ബാധിച്ചു പോകുന്നതാണ് ഈ കാരണമായിരിക്കുന്ന അവിദ്യ. എന്നിമിത്തം ച സാക്ഷിത്വം കാരണത്വം തഥാത്മന സർവകാര്യ വിനാശവി യത് ബീജം അവശിഷ്യതേ തത് ആത്മജ്യോതിഷായുദ്ധം സൻ നിത്യമേവ അവതിഷ്ഠത്തെ ഉത്പത്തിസ്ഥിതി ഭംഗാന സാക്ഷിത. ഇവിടെ ആ തത്വം സാക്ഷി ഇതിനെ രണ്ടായി കാണിക്കുകയാണ്. എന്നിമിത്തം ച സാക്ഷിത്വം, കൂടസ്ഥനായിരിക്കുന്ന, യാതൊരു വികാരമില്ലാതിരിക്കുന്ന, കേവലനായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ ജ്യോതിസിൽ സാക്ഷിത്വം എന്ന് പറയുന്നൊരു ഭാവം വരുന്നു. സാക്ഷിത്വം എന്ന് പറഞ്ഞാൽ സാക്ഷ്യം ഉള്ളിടത്തെ സാക്ഷിത്വമുണ്ട്. സാക്ഷിക്ക് വിഷയമായിരിക്കുന്നതാണ് സാക്ഷ്യം. ഈ കൂടസ്ഥൻ എന്തുകൊണ്ട് സാക്ഷി എന്ന് പറയുന്നു? ഈ കൂടസ്ഥൻ തന്നെ പറയുന്നു അജ്ഞോഹം, സർവസാധാരണമായി പറയുന്നു ഞാൻ അറിയുന്നില്ല എന്നെ. നിങ്ങളുടെ ഏത് തരത്തിലാണോ ബോധിപ്പിക്കുന്നത് ആ തരത്തിൽ ഞാൻ അറിയുന്നില്ല എന്നെ, ഞാൻ അറിയുന്നുണ്ട് ഈ സംഘാതമായിട്ട്. അപ്പൊ അവിടെ എന്താ പ്രകാശിക്കുന്നത്? ഞാൻ എന്നെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ വെളിപ്പെടുന്നത്? എന്റെ അറിവില്ലായ്മ. അറിവില്ലായ്മയെന്നോ അവിദ്യയെന്നോ തമസെന്ന് പറയാൻ വെളിപ്പെടുന്നുണ്ട്. ആ തമസ് ആർക്കാണ് വെളിപ്പെട്ട് നിൽക്കുന്നത്? സദാ. അതാണ് സാക്ഷി. അവിടെ സാക്ഷ്യമായിരിക്കുന്ന എന്താണ്? ആ തമസാണ്, അറിവില്ലായ്മയാണ്. അപ്പോ ഈ കൂടസ്ഥമായ ചൈതന്യം തമസിനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിനെ സാക്ഷി എന്ന് വിളിക്കും, അല്ലെങ്കിൽ കൂടസ്ഥമായിരിക്കുമ്പോൾ അതിനെ സാക്ഷി എന്ന് വിളിക്കാൻ പാടില്ല, ഒന്നും ചെയ്യുന്നില്ല. എവിടെയാ അത് സാക്ഷ്യപ്പെടുത്തുന്നത്? ഈ ജാഗ്രതയിൽ ഇപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ചോദിക്കുന്നു. നീ നിന്റെ കൂടസ്ഥ സ്വരൂപത്തെ അറിയുന്നുണ്ടോ? പറയുന്നില്ല, അറിയില്ല. അപ്പോൾ അവിടെ അറിവില്ല, ഞാൻ എന്റെ സ്വരൂപത്തെ അറിവില്ല എന്ന അറിവില്ലായ്മയെ, തന്നിലുള്ള അറിവില്ലായ്മയെ പ്രകാശിക്കുമ്പോൾ ആ കൂടസ്ഥന് അവിടെ സാക്ഷി എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ശരീരാദികളെയൊക്കെ അത് പ്രകാശിപ്പിക്കുമ്പോൾ അതിന് സാക്ഷി എന്ന് പറയുന്നു. അവസാനം പറയും ശരീരാദികൾക്ക് സാക്ഷിയാണ്. ഇനി സ്വപ്നത്തിലേക്ക് പോയാൽ അവിടെ ആരെങ്കിലും ചോദിക്കട്ടെ, അവിടെയും പറയും അറിയില്ല എന്ന് പറയും. ശരി, സുഷുപ്തിയിലേക്ക് പോകട്ടെ, അവിടെ ആരെങ്കിലും ചോദിക്കുമോ? ചോദിക്കാൻ സാധ്യമല്ല. അവിടെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സാധ്യമല്ല. അവിടെ ചോദ്യോത്തരങ്ങളൊന്നുമില്ല. അജ്ഞോഹം, ആരും ചോദിക്കാതെ പറയാതെ തൻ്റെ ഉള്ളിൽ ആ സുഷുപ്തിയിൽ അജ്ഞോഹം, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമോ? ഇല്ല, ഉണ്ടായാൽ ഉണർന്നു. അവിടെ എങ്ങനെ ഇരിക്കുന്നു? കൂടസ്ഥനായിരിക്കുന്നു. അത് പറയുന്നത് സുഷുപ്തിയിലെ പരമാർത്ഥസ്ഥിതി, അവിടെ കൂടസ്ഥനായിരിക്കുന്നു. ജാഗ്രതയിൽ ഇരുന്നു കൊണ്ട് സുഷുപ്തിയെ കാണുന്നതല്ല, സുഷുപ്തിയിലെ സ്വരൂപസ്ഥിതിയെ കുറിച്ച് പറയണം. ജാഗ്രതയിൽ ഇരുന്നു കൊണ്ട് സുഷുപ്തിയെ കുറിച്ച് പറഞ്ഞാൽ എന്ത് പറയും? എനിക്കറിയില്ല എന്ന് പറയും. അതിനെക്കുറിച്ചല്ല പറയുന്നു. അപ്പോൾ ഇതിന് കൂടസ്ഥനായ ഒരു സ്ഥിതിയുണ്ട്, എല്ലാത്തിനും വിട്ടുള്ള ഒരു സ്ഥിതിയുണ്ട്. പക്ഷെ ജാഗ്രതയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. അവിടെ എന്തിനെയാണോ അവൻ പ്രകാശിപ്പിക്കുന്നത് അതിനവൻ സാക്ഷിയായിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രകാശ വിഷയമാകുന്നതിന് സാക്ഷ്യം എന്നും പ്രകാശിപ്പിക്കുന്നവന് സാക്ഷിയെന്നും പറയും. അപ്പോൾ കൂടസ്ഥനിൽ സാക്ഷിത്വം വരുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഈ അജ്ഞാനം തന്നെയാണ്. ഇത് സദാ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിന് നിത്യം എന്ന് പറയുന്നത്, ഈ സാക്ഷിത്വം. ഇത് നിമിത്തഞ്ച സാക്ഷിത്വം ജ്ഞോഹം എന്ന് പറയുന്നു. ഇവിടെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയെ ബോധിപ്പിക്കുന്നു ഈ അറിവ്, അജ്ഞോഹം എന്നുള്ള അറിവ്. ഇനി പറയുന്നു, ഇതെന്റെ കർണങ്ങളാണ്, ഇതിന്റെ എന്റെ ശരീരമാണ്, മമ ഇതം എന്ന് പറയുന്നു. എന്റെ ഇതെന്ന് ഇതിന് മാത്രമല്ല, എന്തനുഭവപ്പെടുന്നു ഏതിനെയും പറയാം, എൻ്റെ ഏത്, നീ സൂര്യനെയും ചന്ദ്രനെയൊക്കെ പറയാം, എൻ്റെ ഏത്. ഇതം ബുദ്ധി എവിടെ വരുന്നു അതിനെല്ലാം പറയും. എന്തുകൊണ്ട് സൂര്യൻ എൻ്റെ എന്നെങ്ങനെയാ പറയുന്നു? അതെന്റെ അനുഭവത്തിന് വിഷയമാണ്. ഞാൻ അറിയുന്ന വസ്തുവാണ്, അതുകൊണ്ട് അതെൻ്റെതാണ്. എൻ്റെ അറിവിന് വിഷയമാണ് എന്ന് വെച്ചാൽ അറിവിന് വിഷയമായത് സർവ്വം എൻ്റെതാണ്, ഏതിനും പറയേണ്ടത്. അതിനവിടെ പ്രത്യേകിച്ച് അവകാശമൊന്നും വേണ്ട. അവകാശം കൊണ്ട് പറയുന്ന അല്ല എൻ്റെ എന്നുള്ളത്, സ്വത്വമല്ല, മറിച്ച് എന്താണ്, വിഷയത്വമാണ്. എൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ഈ പുസ്തകം എൻ്റെതായതുകൊണ്ട് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതുകൊണ്ട്, കാശ് കൊടുത്ത് വാങ്ങാതെ പറയാൻ എനിക്കിത് എന്താണെന്നുകൊണ്ട് എൻ്റെ അറിവിന് വിഷയമാകുന്നു. നമ്മുടെ സർവത്തിനും വരുന്നു ബുദ്ധിയാദി സർവ വിഷയങ്ങളിലും. അപ്പോ അങ്ങനെ വരുന്നത് കൊണ്ട് സർവത്തിലും വരുന്നതുകൊണ്ട് അറിവിന് വിഷയം എന്നുള്ള നിലയ്ക്ക്, ബുദ്ധിക്ക് വിഷയം എന്നുള്ള നിലയ്ക്ക്, ബുദ്ധി ഉൾപ്പെടെ സർവവും എന്റേതായിരിക്കുന്നത് കൊണ്ട് അതിനെയും പ്രകാശിപ്പിക്കുന്ന സാക്ഷി അത് ഇതിനെല്ലാം കാരണവുമാണ്. വിഷയത്തിന് ഇതിനെല്ലാം ഗ്രഹിക്കുന്നത് കൊണ്ടാണ് അതിന് കാരണമെന്ന് പറയുന്നത്. ആ വിഷയത്തിനുള്ള ഗ്രഹണവും സൃഷ്ടിയും രണ്ടെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്യും. വിഷയത്തിനുള്ള ഗ്രഹണം തന്നെയാണ് വിഷയത്തിന്റെ സൃഷ്ടി എന്ന് നമ്മൾ ചർച്ച ചെയ്യും. രണ്ടായിട്ട് നമ്മൾ ഗ്രഹിക്കുന്നെങ്കിൽ, എന്താണ് സൃഷ്ടിച്ചതിനെ അറിയുന്നു എന്ന് ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, രണ്ടുമൊന്ന് തന്നെ. അതുകൊണ്ട് ഇതിൽ തന്നെ കർണത്വം വരുന്നു, ഇതിൽ തന്നെ സാക്ഷിത്വം വന്നു, അതേസമയം അത് കൂടസ്ഥനായിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നിൽ തന്നെ ഈ മാറ്റങ്ങൾ വരുത്തുന്നത്, കാരണമായിരിക്കുക, കൂടസ്ഥനായിരിക്കുക, സാക്ഷിയായിരിക്കുക, ഇതിനെല്ലാം എന്താ കാരണം? അതിനാണ് അവിദ്യ അല്ലെങ്കിൽ തമസ് എന്ന് പറയുന്നത്. അത് ഈ ബുദ്ധിക്ക് കാരണമാണ്, ബുദ്ധിയേക്കാൾ സൂക്ഷ്മമാണ്, ഈ ബുദ്ധി കൊണ്ട് നശിക്കുന്നതല്ല. എങ്കിലും തത്വമസ്യാദി വാക്യത്തിൽ നിന്നുണ്ടായ ബുദ്ധിയാൽ അത് ബാധിക്കുന്നു, എന്നുവെച്ചാൽ അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കപ്പെടുന്നു. ശാന്തി ശാന്തി ശാന്തി. ലഭ്യവുമാണ്.